ഭാഷ്യാധ്യായ ഒന്ന് പാദം മൂന്ന് അധികരണം രണ്ട് സൂത്രം എട്ട് ഭൂമ സംപ്രസാദാദ് അധി ഉപദേശ ഇവിടെ ഛാന്ദോഗ്യത്തിലാണ് നാരദ സനത്കുമാര സംവാദത്തിൽ ഭൂമാത്വ വിജിജ്ഞാസിതം ഭൂമാവിനെ അറിയണം എന്ന് പറഞ്ഞു. എന്താണ് ആ ഭൂമാവ്? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രാണനാണെന്ന് ഒരു കൂട്ടർ പറയുന്നു. കാരണം അവിടെ പ്രാണാന്തം വരെ ഉപാസിക്കാൻ പറഞ്ഞു. നാമത്തിൽ തുടങ്ങി പ്രാണൻ വരെ ഉപാസിക്കാൻ പറഞ്ഞു. പ്രാണത്തിനപ്പുറം അതിനേക്കാൾ വലുത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നാരദൻ ചോദിക്കുന്നില്ല. അപ്പൊ പ്രാണനാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ധരിക്കുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് സിദ്ധമാകുന്നത്? കിം താവത് പ്രാപ്തം പ്രാണോ ഭൂമിയതി. പ്രാണനാണ് ഭൂമാവ്. സിദ്ധാന്തം എന്താണ്? നമ്മളത് വിശദമായി അവിടെ ചർച്ച ചെയ്തതാണ്. പരബ്രഹ്മം, പരബ്രഹ്മം തന്നെ ഭൂമാവ്. അതില് പ്രാണനാണെന്നുള്ള പക്ഷമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കസ്മത് എന്തുകൊണ്ട് ഭൂയ പ്രശ്ന പ്രതിവചന പരമ്പര ദർശന. അവിടെ ഒരു പ്രശ്ന പ്രതിവചന രണ്ടുപേരും തമ്മിലുള്ള സംവാദമാണ്. സംവാദം എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, വീണ്ടും ചോദിക്കുക, അങ്ങനെ ചോദ്യോത്തര പരമ്പര അവിടെ കാണുന്നുണ്ട്. അങ്ങനെ യഥാഹി അസ്തി ഭൂ നാമനോ ഭൂയീതി നാമോ ബ്രഹ്മേത്യുപാസീത. നീ നാമത്തെ ബ്രഹ്മമായി ഉപാസിക്കുക. കേട്ടുകഴിഞ്ഞപ്പോൾ നാരദൻ ചോദിക്കുന്നു, അല്ലയോ ഭഗവാനെ, നാമത്തെക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കുക? പറയുന്നു, വാഗ്വാവ നാമനോ ഭൂയസി. വരുന്നുണ്ടല്ലോ, വാക്കാണ് നാമത്തെക്കാൾ വലുതായിരിക്കുന്നത്, അതിനെ ഉപാസിക്കുക. വീണ്ടും ചോദിച്ചത്, അസ്ഥി ഭഗവോ വാചോ ഭൂയ. അപ്പൊ എന്തോ നാരദന് ഒരു തൃപ്തി വന്നില്ല. എന്നാ പിന്നെ വാക്കിനേക്കാൾ വലുത് എന്തെങ്കിലും ഉണ്ടോ? പറയുന്നു, മനോഭാവ വാചോ ഭൂയ. അപ്പോൾ പറയുന്നുണ്ടല്ലോ, മനസ്സിനെ, മനസ്സാണ് അതിനേക്കാൾ വലുത്. ഇതിച്ച നാമാദിഭ്യോ ആ പ്രാണാം ഭൂയ പ്രശ്ന പ്രതിവചന പ്രവാഹ പ്രവൃത്ത. അവിടെ രണ്ടുപേരുടെയും സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താണ്? നാമത്തിൽ തുടങ്ങി പ്രാണം വരെ ചോദ്യോത്തരങ്ങളുടെ ഒരു പ്രവാഹം തന്നെയുണ്ട്. ഏതാണ് വലുത്, ഏതാണ് വലുത്? അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. പ്രാണൻ വരെ പറയുന്നുണ്ട്, അതാണ് നാമാദിഭ്യ ഹി ആ പ്രാണ പ്രാണൻ വരെ ഭൂയ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രശ്ന പ്രതിഭജന ചോദ്യം ഉത്തര പ്രവാഹം അവിടെ കാണുന്നുണ്ട്. പ്രവൃത്ത നൈവ പ്രാണാത്പരം ഭൂയ പ്രശ്ന പ്രതിഭജനം ദൃശ്യതേ. പ്രാണൻ അവിടെ ചോദ്യം അവസാനിച്ചു. പിന്നെ നാരദനെന്ന് ചോദിക്കുന്നില്ല. സനത്കുമാരൻ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ പഴയതുപോലെയല്ല, ഇതിനേക്കാൾ ഏതെങ്കിലും വലുതുണ്ടോ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന്റെ സമാധാനമായിട്ടല്ല ആ ചോദ്യോത്തരങ്ങൾ അവിടെ അവസാനിച്ചു. നൈവ പ്രാണാത്പരം ഭൂയ പ്രശ്ന പ്രതിഭജനം ദൃശ്യത്തെ അസ്തി പ്രാണാത് ഭൂയ ഇതി. ഭഗവാനെ പ്രാണനേക്കാൾ വലുതായി എന്തെങ്കിലും ഇനി ഉപാസിക്കാനുണ്ടോ? അങ്ങനെ ഒരു ചോദ്യോത്തരവും അവിടെ കാണുന്നില്ല. അതഹ ഭവ പ്രാണാത് ഭൂയ ഇതി. പ്രാണമേവതു നാമാദിഭ്യാസാന്തേഭ്യോ ഭൂയാംസം പ്രാണോ ആശായ ഭൂയാൻ ഇത്യാദിന സപ്രപഞ്ചമുക്ത പ്രാണദർശനശ്ച അതിവാദിത്വം. അപ്പോൾ നാമം തുടങ്ങിയ ആശ വരെയുള്ളത് കാര്യങ്ങളെ പറഞ്ഞിട്ട് അവിടെ പറയുന്നു പ്രാണനാണ് ആശയേക്കാൾ വലുത് എന്നെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ട് ആ പ്രാണനെ ഉപാസിക്കുന്നവനെ അതിവാദി എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ശ്രേഷ്ഠമായതിനെ പറയുന്നു. അങ്ങനെ അതിവാദി നാമാദി ആശാന്തം ഉപാസ്യ ഉപാസ്യൻ അതീത്യ നാമം തുടങ്ങി പ്രാണൻ ആശ വരെയുള്ളതിനെ പറഞ്ഞിട്ട് അതീത്യ അത് കടന്നിട്ട് പ്രാണം ശ്രേഷ്ഠം വന്നതി. പ്രാണനെ ശ്രേഷ്ഠമായി പറയുന്നതിനെ അതിവാദം എന്ന് പറയുന്നു. നുമ്പ് പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായി പ്രാണനെ പറയുക, അത് അതിവാദം. ശ്രേഷ്ഠമായി പറയുക എന്നത് അതങ്ങനെ അവിടെ പറയുന്നുണ്ട്. പ്രാണദർശനശ്ച അതിവാദിത്വം. ഇങ്ങനെ അതിവാദി അസി അതിവാദി അസ്മീതി ബ്രുവാൻ അബഹ്നവീത പറയുന്നു. ആ പ്രാണനാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നവൻ അതിവാദിയാണ്, അശ്രേഷ്ഠതയെ പറയുന്നവനാണ്. ഞാൻ ശ്രേഷ്ഠമായതിനെ പറയുന്നു അതിവാദി അസ്മി എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കേണ്ട, അവൻ ശ്രേഷ്ഠത്തെ തന്നെയാണ് പറയുന്നത്. ഇക്കാര്യം അംഗീകരിക്കുന്നു, പ്രാണൻ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് തെറ്റില്ല എന്നർത്ഥം. ഈശ്വത് അതിപതി സത്യേന അതിപതി. പക്ഷെ അത് കഴിഞ്ഞൊന്നും പറയുന്നുണ്ട്, ഏതൊരുവനാണോ അങ്ങനെ ശ്രേഷ്ഠമെന്ന് പറയുന്നത് അവൻ സത്യത്തെയാണ് പറയുന്നതെന്ന് പറയുന്നു. അതെന്താണെന്ന് സിദ്ധാന്ത പക്ഷത്തിന് വിശദീകരിക്കും. ഇവിടെ പൂർവപക്ഷമാണ് ഇത്. പ്രാണപ്രദം അതിവാദിത്വ അനകർഷി അപരിത്യജൈവ പ്രാണം സത്യാദി പരമ്പരയാ ഭൂമാനം അവതാരയൻ പ്രാണമേവ ഭൂമാനം മന്യത്തെയിരിക്കും ഇത്. പക്ഷെ അത് പറഞ്ഞിട്ട് പറയുന്നു പ്രാണന ശ്രേഷ്ഠമെന്നല്ല പറയുന്നത്, സത്യത്തെ. സത്യത്തെ കൊണ്ടാണ് പിന്നെ പറയും വിജ്ഞാനം. വിജ്ഞാനത്തെ അറിയണം, വിജ്ഞാനമാണ് ശ്രേഷ്ഠമെന്നറിയണം, അതാണല്ലോ മുക്തിക്ക് കാരണം. ഇവിടെ പറയുന്ന വിജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനനം വേണം. മനനമില്ലാതെ വിജ്ഞാനം ഉണ്ടാകത്തില്ല. അതിനെന്ത് വേണം? ശ്രദ്ധ വേണം. അത് പറയും ശ്രദ്ധയ്ക്ക് എന്ത് വേണം? നിഷ്ഠ വേണം. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം പറയും. അങ്ങനെ സുഖം എന്ന് പറയുന്നത് ഭൂമാവാണ് എന്ന് തുടർന്ന് ഉപദേശിക്കും. അതാണ് സത്യാദി പരമ്പരയ ഭൂമാനാവതരൻ പ്രാണമേവ ഭൂമാനം മന്യതേ. പക്ഷെ പൂർവക്ഷി പറയുന്നു ആ പറയുന്നതെല്ലാം ഭൂമാവെന്ന് പറയുന്നത് പ്രാണനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സിദ്ധാന്തം പറയും അങ്ങനെയല്ല, തുടർന്ന് വിജ്ഞാനത്തിലൂടെ ഭൂമാവിൽ എത്തിച്ചേരുമ്പോൾ അവിടെ പ്രാണനെ ഉപേക്ഷിച്ചു. പിന്നെ പറയുന്നത് സത്യം എന്ന് പറയുന്നത് ഭൂമാവ് പ്രാണനല്ല ബ്രഹ്മമാണ്. കഥമുന പ്രാണേ ഭൂമനെ വ്യാഖ്യായമാനേ എത്ര പരിസ്ഥിതിയെത്തിയത് ഭൂമിനോ ലക്ഷണപരം വചനം വ്യാഖ്യായിത. പക്ഷെ അവിടെ ഭൂമാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയും ഭൂമാ വൈ തത്സുഖം എത്ര നാണ്യത് പശ്യതി നാണ്യശ്ശനോതി, എവിടെയാണോ ഒന്നും കേൾക്കാതിരിക്കുന്നത്, കാണാതിരിക്കുന്നത്, നാണ്യത് വിജാനാദി ഒന്നും അറിയാതിരിക്കുന്നത്, തദ്വൈ ഭൂമ, അതാണ് ഭൂമ, അതാണ് സുഖം. അത് പ്രാണൻ സംബന്ധിച്ച് അതെല്ലാം എങ്ങനെ പറയാൻ പറ്റും എന്ന് പൂർവക്ഷിയോട് ചോദിക്കുകയാണ്. കഥം മുന പ്രാണേ ഭൂമനി വ്യാഖ്യായമാനേ, ഭൂമ എന്ന് പറയുന്നത് പ്രാണനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണ്യത് പശ്യതി ഇത്യേതദ് ഭൂമിനോ ലക്ഷണപരം വചന, അത് ഭൂമാവിന്റെ ലക്ഷണം എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കും, പ്രാണനോട് എങ്ങനെ അത് യോജിപ്പിക്കും? പറയുന്നു, ഉച്ചതി സുഷുപ്തിയവസ്ഥയാം പ്രാണഗ്രസ്തേഷു കർണേഷു ദർശനാദി വ്യവഹാര നിവൃത്തി ദർശന സംഭവതി പ്രാണശാപി എത്ര നാണ്യത് പശ്യതി ഇത്യേത ലക്ഷണം. അത് പറയുന്നു, അത് സുഷുപ്തിയുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഭൂമ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും നമ്മൾ സുഷുപ്തിയായി ബന്ധപ്പെടുത്തിയാണ്, എത്ര നാണ്യത് പശ്യതി നാണ്യശ്ണോതി എന്ന് ഒരാൾ പറയുമ്പോൾ മനസ്സിലാകണമെങ്കിൽ എവിടെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന സുഷുപ്തിയേ ഉള്ളൂ. അല്ലാതെ എവിടെ പറയുന്നത്, ഒന്നും കാണാതിരിക്കുക, ഒന്നും കേൾക്കാതിരിക്കുക, ഒന്നും അറിയാതിരിക്കുക, മണക്കാതിരിക്കുക, രുചിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് മനസ്സിലാകണമെങ്കിൽ സുഷുപ്തിയുള്ളൂ. അവര് സമാധിയാണെങ്കിലോ, സമാധിയാണെങ്കിൽ അവിടെ എത്തണ്ടേ, ഇത് ഉപദേശിക്കുകയല്ലേ. അപ്പോൾ ഒരു കാര്യം ഉപദേശിക്കുമ്പോൾ കേൾക്കാരനും മനസ്സിലാക്കും, കേൾക്കുന്നവന് മനസ്സിലാക്കണമെങ്കിൽ കാണാതെയും കേൾക്കാതെയും ഇരിക്കുന്ന ഒരു സ്ഥാനം നമ്മുടെ അനുഭവത്തിലുള്ളത് എന്ന് വെച്ചാൽ സർവ്വസാധാരണമായ എല്ലാ ശ്രോതാക്കളുടെയും അനുഭവത്തിലുള്ളത് സുഷുപ്തിയാണ്. അതുകൊണ്ട് അതിനൊരു ദൃഷ്ടാന്തമായി എടുത്തുകൊണ്ട് സുഷുപ്തിയിൽ എങ്ങനെയാണോ ഒന്നും കാണാതെയും കേൾക്കാതെയും ഇരിക്കുന്നത്, അതാണ് ആ ഭൂമാവായിരിക്കുന്ന സുഖത്തിന്റെ സ്വരൂപം. ഇക്കാര്യം ബോധാരണ്യത്തിൽ നാലാം അധ്യായത്തിൽ ജനക യാജ്ഞവൽക്കിയ സംവാദത്തിൽ അവിടെയാണ് സുഷുപ്തിയെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്ത ഭാഷ്യം തന്നെ വളരെ വിസ്തൃതമാണ്. ദ്വിതീയ നാസ്തി സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയാണ് പറയുന്നത് അവിടെ ദ്വിതീയമായി മറ്റൊന്നില്ല, നാണ്യത് പശ്യതി നാണ്യശ്ണോതി, അവിടെ ഒന്നും കാണുന്നില്ല, അറിയുന്നില്ല, കാണാനോ അറിയാനോ രണ്ടാമതൊന്നും അവിടെ ഇല്ല എന്നെല്ലാം പറഞ്ഞ് വിശദീകരിക്കുന്നത് ബൃഹദാരണ്യത്തിലാണ്. പക്ഷെ ഇവിടെ പൂർവക്ഷി തന്നെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്, വിത്യേത ഭൂമിനോ ലക്ഷണപരം വചനം വ്യാഖ്യാനം. അതെങ്ങനെ വ്യാഖ്യാനിക്കും? ഉച്ചതേ സിദ്ധാന്തി വ്യാഖ്യാനിച്ചത് ഭൂമ സുഷുപ്തി സ്ഥാനം എന്നിട്ട് പറയും അത് ആ പരമാത്മാവ് തന്നെ എന്ന് പറയും. പുരുഷ പറയുന്നു, പറയാം ഞങ്ങളതെങ്ങനെയാ പറയുന്നത്, അവിടെ പ്രാണനെയാ പറയുന്നത്. എന്തുകൊണ്ട്? സുഷുപ്തി അവസ്ഥയാം പ്രാണഗ്രസ്തേഷു കർണേഷു ദർശനാദി വ്യവഹാര നിവൃത്തി ദർശന. പിന്നെ സുഷുപ്തിയെ കുറിച്ച് അത് മാത്രമല്ലല്ലോ പറയുന്നു, മറ്റ് സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, പ്രശ്നോപനിഷത്തിൽ പറയുന്നുണ്ട്. പിപ്പലാദൻ ഉപദേശിക്കുന്നിടത്ത്, ഗാർഗിനോട് പറയുന്നിടത്തും പറയുന്നുണ്ട്. എന്താണ് പ്രാണഗ്രസ്തേഷു കർണേഷു? സുഷുപ്തിയിൽ എന്ത് സംഭവിക്കുന്നു അത് നമ്മൾ ചർച്ച ചെയ്യാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനിൽ വിലയിക്കുന്നു. അത് പറയുന്നത് എങ്ങനെ? സുഷുപ്തി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് രണ്ടു തരത്തിൽ ചിന്തിക്കുക. ഒന്ന് തന്റെ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കുക. തന്റെ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അയാൾക്ക് ആത്മനിഷ്ഠമായി ചിന്തിക്കേണ്ടി വരും. അത് നമ്മളവിടെ വിശദമാക്കുകയാണ്. തന്റെ സുഷുപ്തിയെ കുറിച്ച് ഒരാൾക്ക് ആത്മനിഷ്ഠമായി ചിന്തിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? തന്റെ സുഷുപ്തി അത് എനിക്ക് പഠിക്കാൻ കിട്ടത്തില്ല. ഒരു കാരണവശാൽ എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും ശരി, തന്റെ സുഷുപ്തി അയാൾക്ക് പഠിക്കാൻ കിട്ടത്തില്ല. എന്തുകൊണ്ട്? തന്റെ സുഷുപ്തിയിൽ എന്താണ് നാണ്യത് പശ്യതി നാണ്യശ്ണോതി? സുഷുപ്തിയിൽ ഒന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല. ഇനി ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തെങ്കിലും മെഷീനൊക്കെ ശരീരത്തിൽ പിടിപ്പിച്ചിട്ട് പഠിക്കാൻ ശ്രമിച്ചാലും ഉണർന്നാലേ പറ്റൂ, സുഷുപ്തി സാധ്യമല്ല. പക്ഷെ അന്യന്റെ സുഷുപ്തി പഠിക്കാൻ പറ്റും. ആർക്കും പഠിക്കും? എങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ നോക്കുക, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവൻ്റെ ശരീരത്തിൽ മെഷീനെല്ലാം ഫിറ്റ് ചെയ്തിട്ട് അതിൽ നോക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ സുഷുപ്തിയെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. പ്രശ്നത്തിൽ അതാണ് വിപ്രലാദൻ വിശദീകരിക്കുമ്പോൾ കൂടുതൽ രണ്ടും പറയുന്നുണ്ടെങ്കിലും അവിടെ കൂടുതലും പറയുന്നത് അന്യന്റെ സുഷുപ്തിയെക്കുറിച്ചുള്ള പഠനമാണ്. ഇതാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. സുഷുപ്തിയെക്കുറിച്ച് എവിടെയെങ്കിലും വിശദീകരിക്കുമ്പോൾ ആദ്യം മനസ്സിലാവും ഇത് തന്റെ സുഷുപ്തിയെക്കുറിച്ചാണോ പറയുന്നത്, അത് അന്യന്റെ സുഷുപ്തിയെക്കുറിച്ചാണ്. സുഷുപ്തിയെക്കുറിച്ചുള്ള ആത്മനിഷ്ഠമായ വിവരണമാണോ അതോ ബാഹ്യനിഷ്ഠമായ പരനിഷ്ഠമായ വിവരണമാണോ? ഇവിടെ ഉപനിഷത്തിൽ രണ്ടും വരുന്നുണ്ട്. അതുകൊണ്ടാണ് സുഷുപ്തിയെക്കുറിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. ഇത് വേർതിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് പൂർവപക്ഷി എപ്പോഴും സ്വീകരിക്കുന്ന എന്താണ്? ആ പരനിഷ്ഠമായ അന്യനിഷ്ഠമായ വിശദീകരണങ്ങളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? സുഷുപ്തി അവസായം പ്രാണഗ്രസ്തേഷു കർണേഷു, അത് ശ്രുതി തന്നെ പറയുകയാണ്. ഇന്ദ്രിയങ്ങളെല്ലാം പ്രാണനിൽ ഗ്രസ്ഥമായി, പ്രാണനിൽ ലീനമായി, ദർശനാദി വ്യവഹാരം നിവൃത്തി. അവിടെയും എന്താണോ ഉറങ്ങുന്നവനൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, മണക്കുന്നില്ല, രുചിക്കുന്നില്ല, അതൊക്കെ ശരിയാണ്. സംഭവതി പ്രാണസ്യാവി. അപ്പോൾ പക്ഷെ അവിടെ പറയുന്നു പ്രാണൻ ഉണർന്നിരിക്കുന്നു, അത് ശ്രുതി തന്നെ പറയുന്നു. അത് ഭൂമാവാണ്, അത് പരമാത്മാവാണ്, അവിടെ ദ്വിതീയമില്ല എന്ന് പറയുന്ന അതേ ശ്രുതി തന്നെ പറയുന്നു അവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു. പ്രാണസ്യാവി. അപ്പം അങ്ങനെ ഉണർന്നിരിക്കുന്ന പ്രാണനെ നോക്കിയിട്ട് ഒരാൾക്ക് പറയാം എന്താണ്? അങ്ങനെ പ്രാണൻ ഉണർന്നി ഇരുന്നിട്ടും നന്നെ പശ്യതി, നന്നെ ശൃണോതി, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവനെ നോക്കിയാൽ മനസ്സിലാകുമല്ലോ, നോക്കുന്നവന് അയാൾ കാണുന്നില്ല, അയാളോട് സംസാരിക്കുന്നില്ല. എന്നാൽ പ്രാണനുണ്ട്, അയാൾ മരിച്ചിട്ടില്ല. മരിച്ചാലും ഇത് തന്നെ സംഭവിക്കുന്നത്, മരിക്കുന്നവൻ്റെ അടുത്ത് പോയിരുന്നാൽ അവൻ കാണുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല, തുഴുത്തിയില്ല, അത് തന്നെ സംഭവിക്കുന്നു. പക്ഷെ അവൻ മരിച്ചില്ല, എന്തുകൊണ്ട്? അവിടെ പ്രാണൻ ജാഗ്രതയായി ഉണർന്നിരിക്കുന്നു. എത്ര നന്യ ലക്ഷണം. അതുകൊണ്ട് എന്താണോ അത് പ്രാണന് യോജിക്കും. അവിടെ പ്രാണൻ ഉണ്ട്, അതും പറയും. ആധുനികന്മാർ പറയും എന്താ സുഷുപ്തിയും ജാഗ്രത തമ്മിലുള്ള വ്യത്യാസം? സുഷുപ്തിയിൽ പ്രാണൻ മാത്രം പ്രവർത്തിക്കുന്നു, ജാഗ്രതയിൽ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു. ഇത് വളരെ സരളവും ഋജുവുമായ ഒരു വിശദീകരണമാണ്. പക്ഷെ അത് പരദൃഷ്ടിയിലാണെന്ന് മാത്രം. എന്നുവെച്ചാൽ സുഷുപ്തിയെക്കുറിച്ചുള്ള അന്യന്റെ ദൃഷ്ടി പഠനത്തിലാണ് സുഷുപ്തിയെക്കുറിച്ച്. ഇവിടെ അദ്വൈതത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതല്ല, ആത്മനിഷ്ഠമായ വിചാരം. അന്യന്റെ സുഷുപ്തിയെക്കുറിച്ചല്ല ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ തൻ്റെ വിചാരത്തിന് വിഷയമായിരിക്കുന്നത് താനാണ്. തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അതാണ് ഇവിടെയും പ്രതിജ്ഞയിരിക്കുന്നത്, ആത്മവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം. അപ്പൊ തന്നിൽ എന്താണ് ജാഗ്രത, തന്നിൽ എന്താണ് സ്വപ്നം, തന്നിൽ എങ്ങനെയാണ് സുഷുപ്തി, അതറിഞ്ഞാൽ മതി. കാരണം ഇവിടെ വേണ്ട എന്താണ് സുഷുപ്തിയെ എന്തിനാ വിചാരം ചെയ്യുന്നത്? സുഷുപ്തിയെ കുറിച്ചുള്ള ബോധത്തിന് വേണ്ടിയിട്ടല്ല, ഇവിടെ വിചാരം ചെയ്യുന്ന ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ്. ആത്മബോധം ആത്മനിഷ്ഠമായ വിചാരത്തിലൂടെ അല്ല ഉണ്ടാകുന്നത്. നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കുന്ന പോലെ ചാട്ടൊക്കെ വരച്ച് എഴുതി പഠിച്ച് ഹരിച്ചു ഗുണിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടാകത്തില്ല. ശ്രുതി അങ്ങനെയല്ല ഉപദേശിക്കുന്നു. ശ്രുതി ഉപദേശിക്കുന്നത് ആത്മനിഷ്ഠമായി, ഗ്രഹിക്കുന്നതും ആത്മനിഷ്ഠമായി. കാരണം അവിടെ എന്ത് വേണം? ബോധം, വിജ്ഞാനം. ഇവിടെയും പറയുന്നത് നാരദൻ പറയുന്ന അതാണ്. അതാണ് വിജ്ഞാനം. വിജ്ഞാനം കൊണ്ട് വേണം ഭൂമാവിനെ അറിയേണ്ടത്. വിജ്ഞാനം എങ്ങനെയുണ്ടാവും? മനനം കൊണ്ട്. മനനത്തിന് ശ്രദ്ധ വേണം. അതിനെന്ത് വേണം? ശമതമാദികൾ വേണം. ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ വിജ്ഞാനത്തിനാണ് പ്രാധാന്യം. ആ വിജ്ഞാനം ആത്മനിഷ്ഠ കൊണ്ട് കിട്ടത്തു. ഇവിടെ ആത്മനിഷ്ഠമായ വിചാരം. അത് സിദ്ധാന്തി പറയുമ്പോൾ പൂർവക്ഷി പറയുന്നതല്ല, പൂർവക്ഷി പഠിക്കുകയാണ്. സിദ്ധാന്തിയാണെങ്കിലോ വിചാരമാണ്, ശ്രവണവും വിചാരവുമാണ്. അത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പഠനവും എന്ന് പറയുമ്പോൾ സാധാരണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് പഠനമാണ്, ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ശ്രവണം. ആ വ്യത്യാസമുണ്ട്. പലപ്പോഴും പലർക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. എല്ലാത്തിനും പൊതുവെ ശാസ്ത്രശാസ്ത്രം എന്ന് പറയും. അപ്പം അതെന്തോ അനാവശ്യമാണെന്നുള്ള ഒരു ധാരണയും നമ്മുടെ മനസ്സിൽ, അങ്ങനെ പഠിച്ചു പോയി. പിന്നെ അത് മാറ്റാൻ പ്രയാസമാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം? കേട്ടിട്ടുണ്ടല്ലോ. കുട്ടിക്കാലത്ത് എങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ വലിയ പ്രയാസമാണ്. മൂത്ത് തലയൊക്കെ നരച്ച് പല്ലൊക്കെ കൊഴിഞ്ഞ് കുഴിയിലേക്ക് കാലം നീട്ടിയാലും ശരി, തിരുത്തില്ല, തിരുത്താൻ പറ്റില്ല. അങ്ങനെ തന്നെ ചത്തുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് വ്യത്യാസം തിരിച്ചറിയണം നേരത്തെ, ചെറുപ്പത്തിൽ തിരിച്ചറിയുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇവിടെ പൂർവശിയുടെ പഠനം പറയുകയാണ്, എത്ര നാണ്യ പരിസ്ഥിതി ഇത് പ്രാണനാണ് യോജിക്കുന്നത്. തഥാച ശ്രുതി നശ്നോദിന പശ്യതി ഇത്യാദിന സർവകാരണ വ്യാപാര പ്രത്യസ്തമേ രൂപാസൃത്യവസ്ഥ മുക്ത്വ പ്രാണാഗ്നി ഏതസ്മിൻ പുരേ ജാഗ്രതി പ്രശ്നോപനിഷത്തിൽ പറയുന്നു. പ്രഹ്ലാദൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, പേരെങ്കിലും ഓർമ്മ ആണല്ലോ. പ്രശ്നോപനിഷത്ത് ഓർമ്മയുള്ളവരും കാണും, ഓർമ്മയില്ലാത്തവരും കാണും. തഥാച്ച ചിലർക്ക് എന്നെക്കാളും ഓർമ്മയുള്ളവരുണ്ട്. എന്താണ് നശ്നോതി ന പശ്യതി അവിടെ പറഞ്ഞു. ഇത്യാദിന സർവകരണ വ്യാപാര പ്രത്യസ്തമയ രൂപം, സർവകരണ വ്യാപാരങ്ങളുടെയും പ്രത്യസ്തമയും ആ കർണ വ്യാപാരങ്ങളെല്ലാം അസ്തമിക്കുന്ന സുഷുപ്തി അവസ്ഥ അവിടെ അങ്ങനെ പറയുന്നു. പ്രശ്നത്തിൽ ചോദ്യോത്തരമായിട്ട് എന്നിട്ട് അവിടെ പറയുന്നു എന്താണ്? പ്രാണാഗ്നിയ ഏവ ഏതസ്മിൻ പുരേ ജാഗ്രതി ആ ശരീരത്തിൽ എന്ന് നോക്കുക. വേറെ സ്ഥലത്തും പറയുന്നുണ്ട്, വേറെ സ്ഥലത്ത് ഉറങ്ങിക്കിടക്കുന്നവൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് പറയുന്നുണ്ട്. അതാ അവനെ നോക്കുക, എന്താണ് അവിടെ പ്രാണാഗ്നികൾ യാഗത്തിന് ഉപയോഗിക്കുന്ന അഗ്നികളെപ്പോലെ അവിടെ പറയുന്നുണ്ടോ? ഗാർഹപത്യൻ അഹവനീയൻ അന്വാഹാരി പച്ചനൻ എന്നൊക്കെ അവിടെ അഗ്നിയുടെ പേര് പറയുള്ളു. എന്നിട്ടിവിടെയും പറയുന്നു ആ അഗ്നികളാണ് ഇവിടെ ഉണർന്നിരിക്കുന്നത്. അഗ്നികളല്ല അവിടെ ഹവനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജീവനെ ആ ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ജീവനെ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്നു, ഹവിസിന് അവൻ അർപ്പിക്കുന്നു, അതോടുകൂടി അവൻ ബന്ധനസ്ഥനായി. കർമ്മങ്ങളുടെ സ്വഭാവം അതാണ്, ഹവിസ് അർപ്പിച്ചാൽ അത് ബന്ധനമായി. അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത് അത് ചെയ്യരുത്, ആ പ്രവൃത്തി ചെയ്യരുത്, ബന്ധിപ്പിക്കും. ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രാണന്മാരും അതേ പണി തന്നെ ചെയ്യുന്നു. ആഹവനിയാദി അഗ്നികളുടെ രൂപത്തിൽ നിന്നുകൊണ്ട് ഹവിസിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അത് ചെയ്യുന്നത്? ജീവനെ ഈ സംസാരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ശരീരം നിലനിൽക്കുന്നു, അതുകൊണ്ടല്ലേ വീണ്ടും ഉണർന്നു വരുന്നു, വീണ്ടും ബന്ധനത്തിൽ പോകുന്നു. ഇതൊക്കെ ഉറങ്ങിക്കിടക്കുന്നവനെ കണ്ടിട്ട് പറയണം. പ്രാണാഗ്നേയ വൈദസ്മിതുരേ ജാഗ്രതീരി തസ്യാമേവ അവസ്ഥായം പഞ്ചപ്രതേ പ്രാണസ്യ ജാഗരണം ബ്രുവതി പ്രാണപ്രധാനം സുഷുപ്തി അവസ്ഥാന് ദൃശ്യ. അവിടെ തന്നെ ശ്രുതി ആ അവസ്ഥയിൽ പഞ്ചവൃത്തേ പ്രാണസ്യ ജാഗരണം, അവിടെ എല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ പഞ്ചവൃത്തികളുള്ള അഞ്ച് തരത്ത് പ്രവർത്തിക്കുന്ന പ്രാണാപാന സമാന ഉദാന വ്യാന രൂപത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചവൃത്തിയായ പ്രാണന്റെ ജാഗരണം അത് ഉണർന്നിരിക്കുന്നു. നീ ഉറങ്ങിക്കിടക്കുന്നു, നിന്നെ ആ പ്രാണൻ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഉറുവതി ശ്രുതി പ്രാണപ്രധാന സുഷുപ്തി അവസ്ഥ, പ്രാണപ്രധാനമായ സുഷുപ്തി അവസ്ഥയെ കാണിക്കുന്നുണ്ട്. ചാന്തോക്യത്തിനും വരുന്നുണ്ട്, ഒരു ഭാഗത്ത് പ്രശ്നത്തിനും വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശ്നത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രാണനാണല്ലോ പ്രാധാന്യം. ചെയ്ത ഭൂമിന സുഖത്ത് വെച്ചുള്ളത് എല്ലാം പൂർവക്ഷം പറയാണ്. ഭൂമാ സുഖം എന്ന് പറഞ്ഞതോ അതിന് സമാനം പറയണല്ലോ. യോ ഈ ഭൂമ തസ്സുഖം ഇരി തദപ്പ്യ വിരുദ്ധം, അതും പ്രാണനോട് യോജിക്കും, വിരോധമൊന്നുമില്ല. അതിന് ബ്രഹ്മമെന്നൊന്നിപ്പോ ഉണ്ട്. എന്തുകൊണ്ട്? അത്രേഷ ദേവ സ്വപ്നാന്ന പശ്യതി അഥ ഇതേതസ്മിൻ ശരീരേ സുഖം ഭവതി. പറയുന്നവിടെ സുഷുപ്തി അവസ്ഥയിലുള്ള സുഖത്തെക്കുറിച്ച് പറയാണ്. സിദ്ധാന്തി പറയുന്നത് എന്താണ്? സുഷുപ്തി സുഖസ്വരൂപമാണ് എന്നാണ്. എന്തുകൊണ്ട്? യോവൈ ഭൂമാത്ത സുഖം എന്ന് പറഞ്ഞിരിക്കുന്നു. പൂർവക്ഷി പറയുന്ന അതല്ല. സുഷുപ്തി അവസ്ഥായാം, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ സുഖം ഉണ്ട് എന്നാ പറയുന്നു. എന്താണ് യോവൈ ഭൂമാത്തമൃതം? അത് പൂർവക്ഷി അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ഏതാണ് ഭൂമ? അതാണ് അമൃതം എന്ന് വെച്ചാൽ സുഖം. അമൃത കുടിക്കുമ്പോഴാണല്ലോ സുഖം കിട്ടുന്നത്. ദേവന്മാരതിനു വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. അമൃത് കഴിക്കുമ്പോൾ അവർക്ക് ആനന്ദം ഉണ്ടാവും. അമൃതിനെ നശിക്കാത്തെന്നുള്ള അർത്ഥമുണ്ട്, ആനന്ദം എന്നുള്ള അർത്ഥമുണ്ട്, സുഖം. തദപി പ്രാണസ്യ വിരുദ്ധം. എന്തുകൊണ്ട്? പ്രാണോവ അമൃതം. വേദം തന്നെ പറയുന്നു പ്രാണമാണ് ആനന്ദം സുഖം. ഇത് ശ്രദ്ധേഹ കഥമുന പ്രാണം ഭൂമാനം മന്യമാനസ്യ തരതി ശോകമാത്മവിത് ഇതി ആത്മവിവിദ്ധിഷയ പ്രകടനസ്യ ഉത്ഥാനം ഓദ്യത. ഇവിടെ ഈ പ്രകരണം തുടങ്ങുന്നതാണ്. നാരദ സനത് കുമാര സംവാദം ഏഴാം അധ്യായം തുടങ്ങുന്നതിന് എന്താണ്? തരതി ശോകമാത്മവിത് സിദ്ധം ഹൈവ ഭഗവത് ദൃശ്യഭ്യാംഗിയെ പോലെ ഉള്ളവരിൽ നിന്ന് മറ്റാചാര്യന്മാരിൽ നിന്ന് നാരദം പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ആത്മാവിനെ അറിയുന്നവൻ ആത്മവിത്ത്, ആത്മാവിനെ അറിയുന്നവൻ അവൻ ശോകത്തെ തരണം ചെയ്യുന്നു. നമ്മുടെ ഭാഷകാരൻ പറയും ശോകം എന്ന് പറഞ്ഞാൽ വെറും ദുഃഖം എന്ന് നടക്കേണ്ട, ശോക കാരണമായിരിക്കുന്ന അവിദ്യ അതിനെ തരണം ചെയ്യുന്നു, സംസാരത്തെ തരണം ചെയ്യുന്നു. അതാണ് തരതി ശോകമാത്മവിത്. അപ്പോൾ അവിദ്യയെ തരണം ചെയ്യുക, സംസാരത്തെ തരണം ചെയ്യുക, ഇതെല്ലാം പ്രാണനെ ഇതെങ്ങനെ യോജിപ്പിക്കുമെന്നാണ്. പുനഃ പ്രാണം ഭൂമാനം മന്യമാകുന്ന പ്രാണനെ ഭൂമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരതി ശോകമാത്മവിത് വിത്യാത്മവിവിധിഷയ പ്രകടസ്യ ഉത്ഥാനം കഥോപദ്ധ്യതെ. ആത്മ അവനെ അറിയുന്നതിനുള്ള ആഗ്രഹം, അതോടുകൂടിയാണ് ഈ പ്രകടനത്തിന്റെ തുടക്കം. അതെങ്ങനെ ശരിയാകും? പ്രാണനെ അറിയാനാണല്ലോ ആത്മവിത്തെന്നാണ് പറഞ്ഞത്. ആത്മാവിനെ അറിയുന്നവൻ, അപ്പൊ ആത്മാവിനെ അറിയുകയാണ് നാരദന്റെ ആവശ്യം, അതിനുള്ള ജിജ്ഞാസയാണ്. കാരണം ഇതുവരെ അറിഞ്ഞതെല്ലാം ശബ്ദം, ശബ്ദാർത്ഥത്തെ അറിഞ്ഞെടുത്തും ശബ്ദാർത്ഥമായി ആത്മാവിനെ അറിഞ്ഞില്ല. ശബ്ദ താല്പര്യമായി ആത്മാവിനെയല്ല, മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞു, കർമ്മങ്ങളും മന്ത്രവും തന്ത്രവും യന്ത്രവും ഇതൊക്കെ അറിഞ്ഞത്. ആ ശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ നാരദം പറയുന്നുണ്ട്. പക്ഷെ അവിടെ തുടങ്ങുന്നത് എന്താണ്? ആത്മാവിനെ അറിഞ്ഞാൽ അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ആത്മാവിനെ ബോധിക്കുക. എങ്ങനെ ബോധിക്കും? സ്വയം ബോധിക്കുക. എങ്ങനെ? ഭഗവത് ദൃശ്യഭ്യ അങ്ങേ പോലുള്ള ഗുരുക്കന്മാരിൽ നിന്നും അത് ബോധിക്കും. ഗുരുക്കന്മാരിൽ നിന്ന് എങ്ങനെ ബോധിക്കും? ഗുരുക്കന്മാരുടെ ഉപദേശത്തിൽ നിന്ന് ബോധിക്കും. അപ്പോൾ ആത്മാവിനെ ബോധിപ്പിക്കുന്ന ഉപദേശങ്ങളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിനെ ബോധിപ്പിച്ചില്ലെങ്കിൽ ശ്രോതാവിന് അത് വ്യർത്ഥമായി, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അവിടെ ആത്മജ്ഞാനമാണ് മുഖ്യമായി പറയുന്നത്, അല്ല പ്രാണജ്ഞാനമല്ല. ആത്മവിദിഷയ പ്രകടന ഉത്ഥാന പ്രാണയവ ആത്മാവിഷ്ടം. പിന്നെ അവിടെ ആത്മാവെന്ന് പറഞ്ഞല്ലോ ശബ്ദം, പ്രാണനാണ് എന്നെടുത്താൽ മതി. കാരണം ശബ്ദത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന ശബ്ദത്തിന് ഇന്ന അർത്ഥമേ പാടുള്ളൂ എന്നില്ല. കാരണം ആത്മാശബ്ദത്തിന് ശരീരം എന്നർത്ഥമുണ്ട്, മനസ്സെന്നർത്ഥമുണ്ട്, സ്വഭാവം എന്നർത്ഥമുണ്ട്, പ്രാണൻ എന്നർത്ഥമുണ്ട്, ജീവാത്മാവ് എന്നർത്ഥമുണ്ട്, പരമാത്മാവ് എന്നർത്ഥമുണ്ട്, ഈശ്വരനെന്ന് സഗുണ നിർഗുണ ഈശ്വരന്മാർ എന്തെല്ലാം അർത്ഥമുണ്ട്. എല്ലാ അർത്ഥവും ആത്മശബ്ദത്തിനുള്ളത് തന്നെ. അതുകൊണ്ട് ഇവിടെ ആത്മശബ്ദത്തിന് പ്രാണൻ എന്നർത്ഥം കൊടുക്കുക. എന്താ ദോഷം? ഇതാണ് പ്രാണൈവ ആത്മാപേക്ഷത ഇതി ബ്രഹ്മ. ഇതാണ് നാരദനും പറ്റിയത്. നാരദന് ഇതെല്ലാം അധ്യയനം ചെയ്തു, പക്ഷേ ആത്മശബ്ദത്തിന്റെ ശരിയായ അർത്ഥം എന്തെന്ന് മനസ്സിലായി. അവിടെ കുഴപ്പം പറ്റി. ആത്മശബ്ദം കൊണ്ട് ജീവാത്മാവ് ഈ ശരീരാഭിമാനിയായിരിക്കുന്ന ജീവാത്മാവ് നടത്ത പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ പരലോകഗാമിയായ ഒരു ആത്മാവെന്നെടുത്തിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഇവിടെയൊക്കെയാണ് നാരദന് ബോധമുണ്ടാകാതെ. ഒരു പക്ഷേയും അതിൽ തന്നെ പിടിക്കുകയാണ്. പൂർവക്ഷം പറയുന്നത് ആത്മാവെന്ന് വെച്ചാൽ പ്രാണനം തെടുക്കുക. കാരണം ഈ പ്രകരണത്തിൽ പ്രാണനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇതുവരെ. വെറുതെ പറയുകയല്ല, പ്രാണോ ബ്രഹ്മേത്യ ഉപാസിതാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, അവനപ്പുറം ഒന്നും പറഞ്ഞതുമില്ല. പ്രാണനം തെടുക്കുക, ആത്മാവിനെ കുറിച്ച് ചോദിച്ചു, അന്ന് ഞാനത് പറഞ്ഞു പറഞ്ഞു പ്രാണനെ കൊണ്ട് നിർത്തി. അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? പ്രാണനാണ്. കാര്യം വളരെ സിമ്പിൾ. പ്രാണേവ ആത്മാവശിതി ബ്രഹ്മഃ. പക്ഷെ അതങ്ങനെ പറയാൻ പറ്റും, കാരണം ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അവിടെ അത് സർവാത്മാവാണ്, അങ്ങനെ പറയുന്നുണ്ട്. പ്രാണനെന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ ഉള്ളിലിരിക്കുന്ന തൻ്റെ, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവനെ നോക്കുമ്പോൾ അവനെ കാണുന്നതാണ് പ്രാണൻ. ആത്മബോധമെന്ന് പറയുമ്പോൾ അത് സർവാത്മബോധമാണ്. അത് പ്രാണനെങ്ങനെ യോജിക്കും പറയുന്നു? കാരണം ഏത് പറഞ്ഞാലും അതിനൊക്കെ ശ്രുതി പ്രമാണമായിട്ടുണ്ട്. ശ്രുതി ഏത് തരത്തിലും വ്യാഖ്യാനിക്കും. എന്താണ് ശാസ്ത്ര വ്യാഖ്യാന കൗശലം? അതുണ്ടായാൽ മതി, എങ്ങനെ വേണം വ്യാഖ്യാനിക്കും. ചോദ്യം, നിങ്ങളുടെ വ്യാഖ്യാനം ഇപ്പോൾ എങ്ങനെ ശരിയാവും? ഏതും വ്യക്തികളുടെ കൗശലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നു നിങ്ങളുടെ കൗശലമാണ്. അത് ആത്മനിഷ്ഠമായിരിക്കണം. വെറും കൗശലം കൊണ്ടല്ല, ആത്മനിഷ്ഠമായ വ്യാഖ്യാനം. അതെന്താ ആത്മനിഷ്ഠം? സത്യനിഷ്ഠമാണ്. ഇവിടെ പറയും സത്യേന അധിപതി. സത്യനിഷ്ഠമായിരിക്കും. സത്യം എന്ന് പറയുമ്പോൾ ഇവിടെ കൗശലമൊന്നുമില്ല. നമ്മൾ ലോകത്തിൽ തന്നെ കൗശലം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ വലിയ കൗശലക്കാരനാണ് എന്ന് പറയും. കുറുക്കനെ കുറിച്ച് പറയും, വലിയ കൗശലക്കാരനാണ്, ആൾക്കാരെ പറ്റിക്കും മറ്റു ജീവികളെ. അവന് ലോകത്തിൽ കൗശലം എന്ന് പറയുന്ന ആൾക്കാരെ തിരിച്ചും മറിച്ചും പറഞ്ഞ് പറ്റിക്കുക, അവരെ സ്വാധീനിക്കുക, അവരെ ചൂഷണം ചെയ്യുക, അവരെ വശത്താക്കുക, അതിനായിട്ട് എന്താണ് അവസരം പോലെയൊക്കെ സംസാരിക്കുക, അതാണ് കൗശലം. അതും പറയും ചന്തത്തിനായി സഭകളിൽ പറയുന്ന ന്യായം എന്ന് പറയും. ന്യായം പറയും, ന്യായമാണ് മലയാളത്തിൽ ന്യായം. അത് അവസരത്തിനനുസരിച്ച് ഓരോ സഭയിലും ഓരോ ന്യായം പറയും. നാക്കെടുത്താൽ സത്യം പറയത്തില്ല, അത് വ്രതമാണ്. അപ്പോൾ അവനവന്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചതൊക്കെ പറയുക. അതല്ല ശാസ്ത്ര വ്യാഖ്യാന കൗശലം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് സത്യേന അധിപതത്തെ. അത് ആത്മനിഷ്ഠമായി വിശദീകരിക്കുക, സത്യം മാത്രം പറയും. കേൾക്കുന്നവന്റെ സൗകര്യത്തിനനുസരിച്ച് അവനെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. സത്യം ബ്രൂയാ, പ്രിയം ബ്രൂയാ എന്നൊക്കെ പറയും. ഇവിടെ പ്രിയം എന്താണ്? സത്യം തന്നെ പ്രിയം, വേറെ പ്രിയമൊന്നുമില്ല. സത്യം തന്നെ പ്രിയമായി. സത്യം പ്രിയമല്ലാത്തവനോട് സത്യം പറഞ്ഞാലോ ശത്രുത ഉണ്ടാകും. അതാണ് എനിക്ക് ഇത്രയും ശത്രുക്കൾ. സത്യം തന്നെ പ്രിയമാക്കണം, അല്ലാതെ സത്യം വരെ പ്രിയം വരെ ആകാൻ പാടില്ല. ലോകനീതിയിൽ അങ്ങനെയല്ല, സത്യം വേറെ ഇരിക്കണം, പ്രിയം വേറെ ഇരിക്കണം. ഇവിടെ അതല്ല പറയുന്നു. പക്ഷെ വ്യാഖ്യാനം അങ്ങനെയല്ല പലപ്പോഴും. അത് ആത്മനിഷ്ഠമോ സത്യനിഷ്ഠമോ ആയിരിക്കത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ശ്രുതി എന്ന് പറയുന്നു സർവാത്മഭാവം പ്രാണനും യോജിപ്പിക്കുക. അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. എന്താണ് പ്രാണഹോ പിത ചാന്തുകേത്തി പറഞ്ഞു, പ്രാണോ മാതാ, പ്രാണോ ഭ്രാത, പ്രാണഹ സ്വസ, പ്രാണഹ ആചാര്യ, പ്രാണഹ ബ്രാഹ്മണ. ഇതല്ലേ സർവാത്മഭാവം എന്ന് പറയുന്നു. പ്രാണനാണ് പിതാവ്, പ്രാണനാണ് മാതാവ്, പ്രാണനാണ് ഭ്രാതാവ് സഹോദരൻ, പ്രാണനാണ് സ്വസ സഹോദരി, പ്രാണനാണ് ആചാര്യൻ, പ്രാണനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നു. പ്രാണനില്ല ഇത് എന്തെങ്കിലും കാണുന്നു. ഈ പറയുന്ന എല്ലാം നിലനിൽക്കുന്ന പ്രാണനെ കൊണ്ടാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രാണനാണ് സർവാത്മാവെന്ന് ഒരാൾ ധരിക്കുന്നതിൻ്റെ തെറ്റുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിച്ച ഇത് പ്രാണമേവ സർവാത്മാനം കരുതി. ഇതൊക്കെ പൂർവക്ഷിയുടെ കൗശലമാണ്. അതുമാത്രമല്ല, യഥാവ അര നാഭൗ സമർപ്പിത ഏവം അസ്മിൻ പ്രാണേ സർവം സമർപ്പിതം. എങ്ങനെയാണോ ആരക്കാരുകൾ രഥചക്രത്തിൻ്റെ നാഭിയിൽ സമർപ്പിതമായിരിക്കുന്നത്, അതുപോലെ പ്രാണന് സർവവും സമർപ്പിതമായിരിക്കുന്നു. അപ്പം സർവാശ്രയമായിരിക്കുന്നതും പ്രാണനാണ്. കാരണം ഇവിടെ കൂടുതലും എപ്പോഴും പറയുന്നു പൂർവപക്ഷമാണ്. സിദ്ധാന്തം വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊന്നുമല്ല, ഇതാണ് സത്യം. സത്യത്തെ കൂടുതലും കൊണ്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ചർച്ചകളിൽ കൂടുതലും നമ്മൾ ചർച്ച ചെയ്യുന്ന പൂർവപക്ഷം. പൂർവക്ഷിക്കാണ് വാക് സാമർഥ്യം കൂടുതലുള്ളത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സാമർഥ്യം കൂടുതലും ഉപയോഗിക്കുന്നത്. സിദ്ധാന്തത്തിൽ പറയുമ്പം കൂടുതലൊന്നും പറയാമല്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം പറയും തത്വമസി, ഇത്രയേ ഉള്ളൂ, നീ സത്താണ് എന്ന് പറഞ്ഞാൽ തീർന്ന സിദ്ധാന്തം. അതിൽ പ്രാണനും പോയി, മനസ്സും പോയി, ഇന്ദ്രിയങ്ങളും പോയി, എല്ലാം പോയി. പക്ഷെ ഇത് ആവശ്യമാണ്, അത് വേർതിരിച്ചറിയും. അപ്പോൾ ഈ തത്വത്തെക്കുറിച്ച് ഇത്രയും പൂർവപക്ഷങ്ങൾ വിശദീകരിച്ച് അതിനെ നിരാകരിച്ച് സത്യം എന്താണെന്ന് വ്യക്തമാക്കിയാലും അത് കേട്ടിരിക്കുന്നവൻ്റെ അടുത്ത് എന്താണ് ആ സത്യമെന്നൊന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ ആദ്യ സിദ്ധാന്തം മറക്കും, രണ്ടാമത് പൂർവപക്ഷവും മറക്കും. ഒന്നും ഓർമ്മ കാണത്തില്ല. ഇതൊക്കെ ആദ്യം കേൾക്കുന്നത് പോലെ ഒന്നും അവന്. കാരണം അത് ശരിക്കൊരാൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയാണോ താൻ ഗ്രഹിച്ചിരിക്കുന്നത് അതുപോലെ വ്യക്തമാക്കാൻ പറ്റും. ഇത് വളരെ വിക്ഷിപ്തമായ മനസ്സ്, വ്യവഹാരങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന മനസ്സ്, അതിന് ഒരു ചെവി കൂടെ കേട്ട് സാധാരണ മറു ചെവി കൂടെ പോവും. ചിലത് ഒരു ചെവി കൂടെ അങ്ങോട്ട് കയറത്തൂടിയില്ല, പിന്നെ അല്ലേ മറു ചെവി കൂടെ പോകാൻ. അപ്പം പിന്നെ വീണ്ടും അത് എന്താണെന്ന് പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം പിന്നെ സ്വന്തമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ കുഴപ്പം വരും. അപ്പോ ഇവിടെ അതല്ല, അത് ഇതിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയാണ് പൂർവപക്ഷങ്ങൾ പറയുന്നത്. സിദ്ധാന്തം പറഞ്ഞാൽ പോരുന്നു, ഈ കുഴപ്പം വരും. സിദ്ധാന്തം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിരിക്കത്തില്ല. പൂർവപക്ഷം എന്താണെന്ന് പറഞ്ഞ് വിശദീകരിച്ചതിനെ നിരാകരിച്ചു കഴിയുമ്പോൾ മാത്രമേ അവന് ശരിയാവും. അത് എങ്ങനെ ഇപ്പോൾ ഒരാളോട് ഉപദേശിക്കുകയാണ്, നീ തെറ്റ് ചെയ്യരുത് എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഗൗരവം വരത്തില്ല. അവൻ ശരി ചെയ്യാൻ അവനെ കൊണ്ട് കഴിയത്തില്ല. അവൻ പക്ഷേ ഒരു തെറ്റ് ചെയ്ത് നല്ല തല്ല് കിട്ടിയതിന് ശേഷം പിന്നെ ശരി എന്താണെന്ന് ചെയ്യാൻ അവൻ ഉറപ്പ് വരും. പിന്നെ അവൻ ആ തല്ല് കിട്ടിയ തെറ്റിലേക്ക് പോകാൻ അവനൊന്ന് അറയ്ക്കും. അവനവിടെ തിരിച്ചറിവുണ്ടാവും, ഇത് തെറ്റാണ്, ഇതൊരു തല്ലാണ് ശിക്ഷ, ഇത് ശരിയാണ്. പിന്നെ അവന് തെറ്റ് ചെയ്യാൻ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള വിവേകം അവനുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും. അതുകൊണ്ട് ശരി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു തെറ്റ് ചെയ്യണം, അതിൻ്റെ ശിക്ഷ കിട്ടണം. അത് കഴിഞ്ഞ് ശരി ചെയ്ത് കഴിഞ്ഞ് അവനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും, അവനൊരു ഉറപ്പുണ്ടാവും. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. അതുകൊണ്ട് ഇവിടെ ആദ്യം പൂർവപക്ഷത്തെ എന്താണെന്ന് ഒരുപാട് വിശദീകരിച്ച് വ്യക്തമാക്കി അതിനെ നിഷേധിച്ചിട്ട് മനസ്സിൽ കാലുഷ്യങ്ങളെല്ലാം മാറി, വികല്പങ്ങളെല്ലാം മാറി, മനസ്സ് ശാന്തമായി, അവിടെ എന്താണ് സിദ്ധാന്തമെന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ ചെവി കൂടി ഉള്ളിൽ കയറി അവിടെ തന്നെ ഇരിക്കും. അതിന് ഇവിടെയും ചെയ്യുന്നു. ഇവിടെ പറയുന്നത് എന്താണോ, എങ്ങനെയാണോ ആരക്കാലുകൾ അതിൻ്റെ നാഭിയിൽ സമർപ്പിതമായിരിക്കുന്ന അതിൻ്റെ കേന്ദ്രത്തിൽ, അതുപോലെ സർവവും പ്രാണന് സമർപ്പിതമായിരിക്കുന്നു. ഇതിജ സർവാത്മത്വ ആരനാഭ്യ നിദർശനാഭ്യം സർവാത്മാവാണ് ആരനാഭ്യ ദൃഷ്ടാന്തം. ഇതിലൂടെയെല്ലാം എന്താണ് സംഭവതി വൈപുല്യാത്മിക ഭൂമരൂപത പ്രാണസ്യ പ്രാണൻ എന്താണ്, അതാണ് വിപുലമായ ഭൂമാവ്. തസ്മാത് പ്രാണോ ഭൂമൈത്യവം പ്രാപ്തം. ഇത്രയും കൊണ്ട് പൂർവോഷി തനിക്ക് പറയാനുള്ളതെല്ലാം പരമാവധി പറഞ്ഞ് സമർപ്പിച്ചു. പ്രാണനാണ് ഭൂമാവ്, സപ്രമാണം സയുക്തികം. അത് രണ്ടും കൂടാതെ അനുഭവത്തെയും എന്തുകൊണ്ടാണ് സുഷുപ്തിയെ കാണിച്ചിട്ട് പറഞ്ഞത്, സ്വാനുഭവത്തെ മുൻനിർത്തിയാണ് ഇവിടെ. എങ്ങനെയാണോ സിദ്ധാന്തി പ്രമാണം യുക്തി അനുഭവം മൂന്നിനെ ആശ്രയിച്ച് സിദ്ധാന്തത്തെ വ്യക്തമാക്കുന്ന, അതുപോലെ പൂർവപക്ഷിയും തന്റെ അഭിപ്രായത്തെ സുഷുപ്തി എന്ന് പറയുന്ന അനുഭവത്തെ, ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തെ, അതിനു വേണ്ടുന്ന യുക്തികളെ എല്ലാം കൂടെ സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തദൈതമുച്ചതേ പരമാത്മേവ ഇഹ ഭൂമ ഭവിതമർഹതി ന പ്രാണ. ഇവിടെ സൂത്രം വ്യാഖ്യാനിക്കുകയാണ്. സൂത്രത്തിലും എങ്ങനെയാണ്, ഭൂമ സമ്പ്രസാദാത് അധ്യുപദേശ ഭൂമ എന്നേയുള്ളൂ. എന്തായി ഭൂമ? അവിടെ ഒരു പദം പുറത്തുനിന്ന് കൊണ്ടുവന്ന് അധ്യായിരിക്കണം. സൂത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു സൂത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം തോന്നത്തില്ല. തോന്നണമെങ്കിൽ അവിടെ യോജിക്കുന്ന പദത്തെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഭൂമ പരമാത്മാ അല്ലെങ്കിൽ ഭൂമ ബ്രഹ്മം എന്ന് ചേർക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഭാഷ്യം വേണ്ടി വരുന്നത്. നമ്മൾ സൂത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഭൂമ എന്താ ഭൂമ, ഒരു പിടിയും കിട്ടത്തില്ല. പക്ഷെ ഭൂമ എന്ന് പറയുന്നത് ഇന്ന ഉപനിഷത്തിൽ ഇന്ന ഭാവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഭൂമ എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. അതുകൊണ്ട് ആ ഭൂമാവിനെയാണ് ഈ സൂത്രത്തിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് ഭൂമ എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്നെല്ലാം അറിവുള്ള ആചാര്യൻ അതിന് ഭാഷ്യം രചിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭൂമ എന്നിടത്ത് ബ്രഹ്മം എന്നുള്ള പദം കൂട്ടിച്ചേർത്ത് അധ്യാഹരിക്കുക എന്ന് പറയും. ഭൂമ ബ്രഹ്മമാണ് എന്ന് സൂത്രത്തിന് അർത്ഥമാണ്. അതിനുവേണ്ട യുക്തിയാണ് പറയുന്നത് സമ്പ്രസാദാത് അധി ഉപദേശ. ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നു ഭാഷകാരൻ. ഈ ഭാഷ്യങ്ങളെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരാക്ഷേപം ഇതാണ്, സൂത്രം ഒന്നാണ് ഭാഷ്യം വേറെന്നാണ്. സൂത്രത്തിലില്ലാത്ത കാര്യമാണ് ഭാഷയത്തിൽ പറയുന്നത്. അത് ഭാഗികമായി ശരിയാണ്. ഇനി ചില സൂത്രങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് വളരെ ക്ലിഷ്ടതയുണ്ടായിരിക്കും. പക്ഷേ സൂത്രങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. എന്താണ്, ഗുരുകുലങ്ങളിൽ അനേക വർഷത്തെ അധ്യയന അധ്യാപനത്തിലൂടെ രൂപപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ അത് വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ ചില കൂട്ടിച്ചേർക്കലുകളും മറ്റും ആവശ്യമായി വരും. അപ്പോൾ മാത്രമേ ആ സൂത്രം അങ്ങനെ, അത് സങ്കല്പിച്ചിട്ടാണ് ആ സൂത്രങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുമായി പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ് അത് സമ്പ്രദായത്തിൽ നിന്ന് ഗ്രഹിക്കണം എന്ന് പറയും. ഇതിനെന്താ ഇങ്ങനൊരു പദം ഇവിടെ ഉണ്ട് എന്നെന്താ ഉറപ്പിച്ച് പറയാൻ കാരണം, കാരണം അതാണ് അത് ആ സൂത്രത്തിൻ്റെ സമ്പ്രദായം എന്നാണോ ഈ സൂത്രം നിർമ്മിച്ച അന്ന് മുതലേ ഇതിങ്ങനെ തുടർന്നു വരുന്നു. ഈ പദങ്ങൾ കൂട്ടിച്ചേർത്ത് വ്യാഖ്യാനിച്ചു വരുന്നു. അതും കൂടെ അങ്ങ് ഇത് ചേർത്തിരുന്നെങ്കിലോ, ചേർത്ത് ആ സൂത്രമാകത്തില്ല, വലിയ വാക്യങ്ങളായി. സൂത്രമാകുമ്പോൾ പദങ്ങൾ ചുരുക്കണം, ആവശ്യമുള്ളിടത്ത് അത് കൂട്ടിച്ചേർക്കണം. അങ്ങനെ ഇത് പഠിച്ചും പഠിപ്പിച്ചും ഒരു സമ്പ്രദായം രൂപപ്പെട്ടു കഴിഞ്ഞു. അതിലൂടെ അത് മനസ്സിലാക്കണം. അങ്ങനെ ആ സമ്പ്രദായത്തിലൂടെ ഉള്ള ഭാഷ്യം നമുക്കിന്ന് ഉപലബ്ധമായിട്ടുള്ളതാണ് ഇവിടെ ഭാഷകാരൻ്റെ ഭാഷ. എന്നുവെച്ചാൽ ഏറ്റവും പ്രാചീനമായത്, പിൽക്കാലത്ത് പിന്നെ മാറിയൊക്കെ ഒരുപാട് വന്നത് എല്ലാം ഇത് നോക്കി വ്യാഖ്യാനിച്ചാണ്, ഭാഷ നോക്കി വ്യാഖ്യാനിച്ചാണ്. പ്രാണോ ഭൂമൈത്യവും പ്രാപ്തി തഥമിതമിച്ചത്. പിന്നെ ഇതിന് മുമ്പും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാഷകാരൻ തന്നെ രണ്ടായി തിരിക്കുന്നു, പറയുന്നു ഇതിനു മുമ്പ് വ്യാഖ്യാനിച്ചവരും സാമ്പ്രദായികമായി ഈ സമ്പ്രദായത്തെ പിന്തുടർന്ന് തന്നെ വ്യാഖ്യാനിച്ചവരുണ്ട്. സമ്പ്രദായത്തിൽ നിന്നും മാറി വ്യാഖ്യാനിച്ചവരും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. രണ്ടും ഭാഷകാരൻ ചിലർ പറയുമ്പോൾ അവരെ ഒരുപാട് പുകഴ്ത്തി പറയും, കൊള്ളാം ഈ ആചാര്യൻ ഈ സമ്പ്രദായത്തിൽ നിന്ന് തന്നെ ഇതിനെ വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ആ സന്ദർഭത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. സൂത്രത വ്യാഖ്യാനിക്കുന്നു എന്താണ്? സമ്പ്രസാദാത് അധിപതിശ ഭൂമ ബ്രഹ്മ, ഭൂമ ബ്രഹ്മമാണ് സമ്പ്രസാദാത് അധിപതിശ. സമ്പ്രസാദീതി സുഷുപ്തം സ്ഥാനം ഉച്ചത്. സമ്പ്രസാദം എന്ന് പറഞ്ഞാൽ സുഷുപ്തം സ്ഥാനമാണ്. ഇത് ജനക യാജ്ഞവൽക്യസം സംവാദത്തിൽ ബൃഹദാരണ്യത്തിന്റെ 4-ാം അധ്യായത്തിൽ സമ്പ്രസാദത്തെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു. സമ്യക് പ്രസീദതി അസ്മിനിതി സമ്പ്രസാദ സുഷുപ്തം എന്ന് പറയുന്നു. എന്നിട്ട് ആ സുഷുപ്ത എന്ന് പറയുന്ന സമ്പ്രസാദനെ കുറിച്ച് അവിടെ വളരെ ദീർഘമായ ചർച്ചയാണ്, ദീർഘമായ ഭാഷ്യമാണ്. അതെല്ലാം നമ്മൾ പൂർണ്ണമായും ചർച്ച ചെയ്തതാണ്. എന്താണ് ആ സുഷുപ്തം? ഭാഷകാരെ സുഷുപ്തം എന്നേ പറയുന്നത് എന്താണ്? അവിടെ പറയും നാന്യ പരിസ്ഥിതി നാന്യസുന്നാദി തദ്വിതീയം അസ്ഥി എന്നെല്ലാം പറഞ്ഞ് ആ സുഷുപ്തത്തെ അവിടെ വ്യാഖ്യാനിക്കുന്നു. അവിടെ മറ്റൊന്നിനെയും കാണാൻ കഴിയില്ല, വ്യക്തമായും പറയും മറ്റൊന്നിനെ അവിടെ അറിയാൻ കഴിയത്തില്ല. അതാണ് സുഷുപ്ത സ്ഥാനം. അതെല്ലാം ഒരു തവണ കേൾക്കുന്നതുകൊണ്ട് അത് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര തവണ കേട്ടാലും അത് കൂടുതലല്ല. ഈ വിഷയങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കുന്നതിൽ കൂടുതൽ ബൃഹദാരണ്യത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത് ഭൂമാവിനെ കുറിച്ച്. അതുകൊണ്ട് അത് നല്ല ഉപസ്ഥിതി വരേണ്ട കാര്യങ്ങളാണ്. അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിന് അതിന് എളുപ്പ വഴിയില്ല. അദ്വൈതം തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ ജനകയാജ്ഞകൾക്ക് സംവാദത്തിലൂടെ അദ്വൈതത്തെ വെളിപ്പെടുത്തുന്നത് പോലെ അനായാസമായി അതിനെ ഗ്രഹിക്കാൻ വേറെ ഒരു ഭാഗമില്ല. ഭാഷ്യകാരനാണെങ്കിൽ തത്വമസിക്ക് പോലും അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ജനക യാജ്ഞവൽക്കയ സംവാദത്തെ പോലെ. എന്തുകൊണ്ട്? അവിടെയാണ് ഭാഷ്യകാരൻ ഏറ്റവും കൂടുതൽ ഭാഷ്യം, ഏറ്റവും വിസ്തൃതമായ ഭാഷ്യം അവിടെ ആയിരിക്കും അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി. ആ സുഷുപ്തം എന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കുന്നതിന് ഇവിടെ പക്ഷേ അർത്ഥമല്ല പറയുന്നു, ഇവിടെ മാറ്റി പറയുന്നു. ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്, സമ്പ്രസാദീതി സുഷുപ്ത സ്ഥാനം ഉച്ചതേ സമ്യക് പ്രസീദതി അസ്മിന്നതി നിർവചനാത്. അങ്ങനെയാണ് അവിടെയും നിർവചിച്ചത്, സുഷുപ്തമാണ്. അത് എടുത്തു പറയുന്നു, ബൃഹദാരണ്യകേച സ്വപ്ന ജാഗ്രത സ്ഥാനാഭ്യാം സഹപാഠാ തസ്യാഞ്ച സമ്പ്രസാദാവസ്ഥായാം പ്രാണോ ജാഗർത്തീരി പ്രാണോ അത്ര സമ്പ്രസാദോ അഭിപ്രായത്തെ. ഇവിടെ ഭാഷകാരൻ എന്ത് ചെയ്യുന്നു? ആ ബൃഹദാരണ്യത്തിലെ ആ സമ്പ്രസാദിനെയും പ്രശ്നത്തിലെ പ്രാണനെയും കൂടെ യോജിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു അത്ര എന്ന് പറഞ്ഞ ഈ സൂത്രത്തിൽ ഞാൻ പറയുന്ന അർത്ഥം അല്പം മാറ്റിയാ പറയുന്നു. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. ബൃഹദാരണ്യകേച്ച ബൃഹദാരണ്യത്തിൽ എന്താണ്? സ്വപ്ന ജാഗ്രത സ്ഥാനാഭ്യാസ സഹപാഠ സുഷുപ്തം എന്ന് സ്വപ്നം ജാഗ്രത് അതിനോട് ചേർത്താണ് സുഷുതനെ പറഞ്ഞു. അവിടെ പറയുന്നത് ജാഗ്രതത്തിലാണ് അന്യ പശ്യതി അന്യശ്നോതി, സ്വപ്നത്തിലോ അവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷെ സുഷുതിയിലോ നാന്യ പശ്യതി അന്യശ്നോതി നദ്വിതീയം അസ്തി ഏകു അദ്വൈത. അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറയും. കേവല ആനന്ദഘന പ്രജ്ഞാനഘന തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം ദൃഷ്ടാന്ത സഹിതം അവിടെ വിശദീകരിക്കുന്നുണ്ട്. സ്വയാനന്ദ സ്വരൂപമാണ്. അവിടെ വ്യക്തമായും പറയുന്ന എന്താണ്, അവിടെ ജീവൻ ആ പരമാത്മാവിനോട് ഏകീഭവിച്ചിരിക്കുന്നു, പരിശുദ്ധനായിരിക്കുന്നു. എന്നിട്ട് അവിടെ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നു, എന്താണ്, ന ബാഹ്യം കിഞ്ചന വേദ, അവിടെ ബാഹ്യമായി ഒന്നിനെ അറിയുന്നില്ല. ന അന്തരം, സുഷുപ്തൻ അന്തരമായി ഒന്നിനെ അറിയുന്നില്ല, തന്റെ ഉള്ളിലും ഒന്നിനെ അറിയുന്നില്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, സുഷുപ്തിയിൽ ആരെയൊക്കെ അറിഞ്ഞു, കേട്ടു, കണ്ടു, പറഞ്ഞു, എന്നിട്ട് ഉണർന്നിരുന്നു, അതൊക്കെ ഓർക്കുന്നുണ്ട്, അതിനൊക്കെ അവിടെ നിഷേധിക്കുന്നുണ്ട്. ന ബാഹ്യം കിഞ്ചന വേദ, ന അന്തരം, പുറമേ ഒന്നും അറിയുന്നില്ല, ആന്തരികമായി ഒന്നും അറിയുന്നില്ല. എന്തുകൊണ്ട്? തദ്ദിതീയസ്യ ഭാവ, അവിടെ ആ സുഷുപ്തനായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് രണ്ടാമതൊന്നും അവിടെ ഇല്ല. ഉണ്ടെങ്കിലേ അറിയാൻ പറ്റും. അത് മാത്രമല്ല പറയുന്നു, അവിടെ അറിയുന്നതായ കർണങ്ങളും ഒന്നുമില്ല, മനസ്സില്ല. അറിയാൻ എന്തെങ്കിലും വേണ്ടേ? അറിയാൻ കർണങ്ങൾ വേണ്ടേ? അതുമില്ല. ഒന്നറിയാൻ വിഷയമില്ല, അറിയുന്നവനുമില്ല. അറിയാൻ വിഷയമില്ല, അറിയുന്നവനുമില്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ പറയുന്നു? അത് സംപ്രസാദനായിരിക്കുന്ന ആത്മാവ് മാത്രമാണ്. അവിടെയാണ് പറയുന്നത് തത്ര വേദ അവേദ ഭൂതി, അവിടെ വേദം വേദമല്ലാതായി തീരുന്നു. മാതാ അമാതാ പിതാ അപിതാ, പിതാവ് പിതാവല്ല, മാതാവ് മാതാവല്ല, എന്നിങ്ങനെ ഒരുപാട് പലതരത്തിൽ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എപ്പോഴും ഓർത്തിരിക്കേണ്ടതും എപ്പോഴും ആവർത്തിച്ച് കേൾക്കേണ്ടതുമായ ഒരു ഭാഗമാണ് ജനകയാജ്ഞവൽക്കിയ സംവാദം. അത് വിടാൻ പാടില്ല ഒരിക്കലും. അത് വിട്ടുകഴിഞ്ഞാൽ, വിട്ടിട്ട് അദ്വൈതമൊന്നും പറഞ്ഞ് വല്ല ചവറ് പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എന്താണോ അതിൻ്റെ പരമാർത്ഥം ഗ്രഹിച്ചത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെയുള്ള വില കുറഞ്ഞ വ്യാഖ്യാനങ്ങളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ബൃഹദാരണ്യം പോലെയുള്ളതൊക്കെ ഒന്ന് ഒരാൾ ശരിക്കും ശ്രവണം ചെയ്ത് തത്വത്വം മനസ്സിലാക്കിയാണ്, പിന്നെ ചക്ക് ചവറുകളൊന്നും വായിച്ചിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അത് ഏറ്റവും വലിയ നഷ്ടമായി. കൃതം ഘൃതം തെക്വ ഖരം ലേഠി എന്ന് പറഞ്ഞു. ഉള്ളം കയ്യിലിരിക്കുന്ന നല്ല സാധനത്തെ കളഞ്ഞിട്ട് പുറം കൈ നക്കുന്നു എന്ന് പറഞ്ഞതായി. അദ്വൈതമാണ് ഒരാൾക്ക് മനസ്സിലാക്കേണ്ടതെങ്കിൽ പിന്നെ മറ്റൊന്നിനെയും പിറകെ പോയാൽ അത് വലിയ നഷ്ടമായി. അങ്ങനെ ആരെങ്കിലും പോകുന്നു എന്നുള്ള വെച്ചല്ല ഞാൻ പറയുന്നു, പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മനസ്സെന്ന് പറയുന്നത് അസൽ കുരങ്ങനാണ്. കാരണം അത് കാര്യം എന്താണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാലും വീണ്ടും അത് ആവശ്യമില്ലാത്തടത്തൊക്കെ പോകും. അതതിൻ്റെ സ്വഭാവമാണ്. ഇനി അത് വായിച്ചാലോ അല്ലെങ്കിൽ മറ്റത് വായിച്ചാലാണ് താൻ വിദ്വാനാകുന്നത്, പണ്ഡിതനാകുന്നത്, അറിവുള്ളവനാകുന്നത് എന്നൊക്കെ തോന്നിപ്പോകും. എന്നിട്ട് അതിൻ്റെയൊക്കെ പറയുന്നത് അതൊക്കെ വായിക്കും, പഠിക്കും, പിന്നെ ആൾക്കാരെ വേണ്ടാതെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും, സ്വയം നശിക്കും, അന്യനെ നശിപ്പിക്കുകയും ചെയ്യും. ബൃഹദാരണ്യത്തിന് ശേഷം അത് പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. പഠിക്കുന്നവരായാലും ശരി, പഠിപ്പിക്കുന്നവരായാലും ശരി, അതിൽ നിന്നുകൊണ്ടായിരിക്കും. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഓരോ സഭകളിലും ഓരോ ന്യായം പറയുന്നത് അദ്വൈതത്തിന് ശരിയാവും വരാൻ പാടില്ല. അപ്പോൾ അത് ഇവിടെ സനത്കുമാരൻ തന്നെ പറയും, എന്താണ്, വിജ്ഞാനം പോരാ, അതിന് നിഷ്ഠ വേണം എന്ന് പറയുന്നു. എന്താണോ ഗ്രഹിച്ചത് അതിന് ഉറപ്പ് വേണമെന്ന് അർത്ഥം. കുരങ്ങന്റെ ജോലിയാണ് ശാഖാചംക്രമണം. അവനൊരു വൃക്ഷത്തിൽ കയറി ഒരു ശിഖരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവനവിടെ ഇരിപ്പുറയ്ക്കത്തില്ല ഒരു മിനിറ്റ് പോലും. ഉടനെ അപ്പുറത്തേക്ക് ചാടും, വേറെ നീച്ചാടും, മറ്റൊന്നിച്ചാടും. അതുപോലെയാണ് പലരുടെയും പഠിക്കലും പഠിപ്പിക്കലും. എന്ന് പറയുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകണം ഇവൻ ഒരു അസൽ കുരങ്ങനാണ്. ഇവന്റെ മനസ്സ് പലരെയും ഇത് കേൾക്കുമ്പം അങ്ങനെ വരാൻ പാടില്ല, കുരങ്ങന്മാരാണെന്ന് തോന്നാൻ പാടില്ല. അത് ഇത് എന്താണ് എന്ന് കാര്യം ഗ്രഹിച്ചവനെ തോന്നത്തുള്ളൂ, ഇത് ഇവനൊരു കുരങ്ങനാണെന്ന് തോന്നത്തുള്ളൂ. അല്ലാത്തവർക്ക് തോന്നത്തില്ല, കുരങ്ങന്മാർക്കത് തോന്നത്തില്ല. കുരങ്ങന്മാർക്ക് എന്താ ഞങ്ങളുടെ നേതാവ് ഒരു കുരങ്ങൻ വന്നിരിക്കുന്നു എന്ന് തോന്നും. പറയും വൃക്ഷങ്ങളില്ലാത്ത നാട്ടിൽ ആവണക്കാണ് വൻവൃക്ഷം. ആവണക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുറ്റിച്ചെടിയാണ് എന്ന് സംസ്കൃതി പറയും. അതുപോലെ ആയിപ്പോവും, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഇത് പറയുമ്പോൾ ബൃഹദാരണ്യം ഒന്ന് നോക്കുക, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെ ഉറപ്പിക്കുക. എന്താണ് ഭാഷകാരൻ എന്ത് പറഞ്ഞിരിക്കുന്നു, ശ്രുതി എന്ത് പറഞ്ഞിരിക്കുന്നു, അത് മനസ്സിലാക്കണം. ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്, ഇവിടെ ആ ഭൂമ എന്ന് പറയുന്നത് പരമാത്മാവിനെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് ബൃഹദാരണ്യ ഗജ സ്വപ്ന ജാഗ്രത സ്ഥാനാഭ്യാം, സ്വപ്നം ജാഗ്രത് ഈ മൂന്നുമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. സപാഠ തസ്യാഞ്ച സമ്പ്രസാദാവസ്ഥ പാഠാത് അവിടെ നിർത്തുന്നു. സുഷുപ്തം സ്ഥാനം ഉച്ചതേ സമ്യക് പ്രസീദതി അസ്മിനിതി നിർവചന ബൃഹദാരണ്യ ഗജ സ്വപ്ന ജാഗ്രത സ്ഥാനാഭ്യം സഹപാഠാത്. അവിടെ ഒരു വിരാമം വേണം, അത് ഇല്ല. ഫുൾ സ്റ്റോപ്പ്. അവിടെ സുഷുപ്തം അതിനാണ് പറയുന്നത്, അതെന്താണെന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. തസ്യാഞ്ച സമ്പ്രസാദാവസ്ഥയ, ഇനി ആ സമ്പ്രസാദാവസ്ഥയിൽ എവിടെ പറഞ്ഞു, പൂർവക്ഷി നേരത്തെ പറഞ്ഞല്ലോ പ്രശ്നത്തിൽ ചാന്തോക്യത്തിലുമുണ്ട്, പ്രാണോ ജാഗ്രതീതി, പ്രാണൻ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അത്ര ഈ സൂത്രത്തിൽ എന്നർത്ഥം സമ്പ്രസാദോ പ്രാണോ അഭിപ്രേയതേ. ഇവിടെ സമ്പ്രസാദ ശബ്ദം കൊണ്ട് സമ്പ്രസാദനിൽ ഉണർന്നിരിക്കുന്ന പ്രാണനെ എടുക്കണം എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്ന പ്രാണൻ സമ്പ്രസാദനെന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണെന്ന് വ്യാഖ്യാനിച്ചിട്ട് സമ്പ്രസാദനം എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്ന് അർത്ഥം എടുക്കുന്നത്, അത് നേരത്തെ പറഞ്ഞല്ലോ ആത്മാന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, പക്ഷെ ആത്മാക്ക് പ്രാണൻ എന്ന് അർത്ഥം എടുക്കുന്നുണ്ടല്ലോ. ആത്മാക്ക് ശരീരമൊന്നും മനസ്സൊന്നും എല്ലാം എടുക്കുന്നല്ലേ. അതുപോലെ ഒരു ശബ്ദത്തിന് ഇന്നതേ അർത്ഥം പാടുള്ളൂ എന്നൊന്നും നിയമമില്ല, ആർക്കും പറയാൻ പാടില്ല. അപ്പൊ സമ്പ്രസാദനിൽ ഉണർന്നിരിക്കുന്നത് സമ്പ്രസാദം, അതാണ് ഇവിടുത്തെ യുക്തി. സമ്പ്രസാദനായിരിക്കുന്ന ആ സുഷുപ്തസ്ഥാനത്ത് ഉണർന്നിരിക്കുന്ന ഏതോ അത് സമ്പ്രസാദം, അങ്ങനെ ഇവിടെ എടുക്കണം. എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നത്, കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു സമ്പ്രസാദാദ് അധി എന്നുവെച്ചാൽ സമ്പ്രസാദാദ് ഊർധ്വം ഉപരി ഉപദേശ. സമ്പ്രസാദനിൽ നിന്നും എന്നുവെച്ചാൽ പ്രാണനിൽ നിന്നും ഉപരി ഊർധ്വമായി ഉപദേശിച്ചിരിക്കുന്നു എന്തിനെ, ഭൂമാവിന്. ആര്? സനത്കുമാരൻ. എങ്ങനെ? ഉപാസനകളെ കുറിച്ച് പറയുമ്പം പ്രാണൻ വരെ അവസാനിപ്പിച്ചിട്ട് അവിടെ നിർത്തി, എന്നിട്ട് തുടർന്ന് ആ പ്രാണനെ ഉപദേശിച്ചതിന് ശേഷം പിന്നീട് അതിനുപരിയായി പിന്നീട് വിജ്ഞാനം, മനനം, ശ്രദ്ധ, നിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവസാനം ഭൂമാവിനെ ഉപദേശിക്കുന്നു. അത് ചാന്തോക്യം ഏഴാം അധ്യായത്തിനനുസരിച്ച് പറയുകയാണ്. അവിടുത്തെ ക്രമം അതാണ്, ആ ക്രമത്തെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സമ്പ്രസാദാ അതി ഉപദേശാ എന്ന് പറയുന്നത് സമ്പ്രസാദ ശബ്ദത്തിന് പ്രാണനെന്നർത്ഥം. പ്രാണന അപ്പുറം ഭൂമാവിനെ ഉപദേശിക്കുന്നത് കൊണ്ട് ഭൂമാവ് പ്രാണനല്ല സൂത്രത്തിന്റെ അർത്ഥമായി. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥം എന്താ, ഭൂമാവ് ബ്രഹ്മമാണ് എന്നുകൊണ്ട് സമ്പ്രസാദാ പ്രാണനെക്കാളും ഊർധ്വം ഉപരി അധി എന്ന് വെച്ചാൽ ഊർധ്വം, അതിനപ്പുറം ശേഷം ഉപദേശ പ്രാണന ഉപദേശിച്ചതിന് ശേഷം വീണ്ടും ഉപദേശിച്ചിരിക്കുന്നുണ്ട്. പ്രാണനല്ല, പ്രാണന ഉപദേശിച്ചതിന് ശേഷം ഉപദേശിച്ച പ്രാണനല്ല, അത് ബ്രഹ്മമാണ്. അതാണ് ഇവിടെ പറയുന്നത് പ്രാണാദൂർധ്വം ഭൂമിന ഉപദേശ്യ മാനത്വ, പ്രാണന് ശേഷം ഭൂമാവിനെ ഉപദേശിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ പ്രാണൻ എന്ന് പറയുന്നതിന് ഇവിടെ സമ്പ്രസാദ ശബ്ദം ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. പറയുന്നു പ്രാണൻ തന്നെ ഭൂമാവായിരുന്നുവെങ്കിൽ പ്രാണന് ശേഷം പിന്നെ ഭൂമാവിനെ എന്തിനു ഉപദേശിക്കും? പ്രാണനെ ഉപദേശിച്ചിട്ട് പിന്നെ ഭൂമാവിനെ ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രാണ ഏവ ചേത് ഭൂമാ അതങ്ങനെ ആയിരുന്നെങ്കിൽ സൈവ തസ്മാത് ഊർധ്വം, പ്രാണനെ തന്നെ അതിനുശേഷം വീണ്ടും ഉപദേശിക്കുക എന്നുള്ള അശ്രേഷ്ഠം, അത് യോജിക്കത്തില്ല, ശ്രേഷ്ഠമാകത്തില്ല, ശ്രേഷ്ഠമാകത്തില്ല, ഭംഗിയാകത്തില്ല, സംഗതമാകത്തില്ല, യോഗ്യമാകത്തില്ല, അങ്ങനെ വരത്തില്ല. പ്രാണൻ തന്നെ ഭൂമാവെങ്കിൽ പ്രാണനെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഭൂമാവിനെ ഉപദേശിക്കില്ല. ഇത് അവിടെ ഉപദേശം നിർത്തി ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രാണനെ കൊണ്ട് നിർത്തി പിന്നെ അവിടെ പറയും അതിവാദത്തെക്കുറിച്ച് ഏതാണ് ശ്രേഷ്ഠമായി പറയേണ്ടത്. അവ പറയും സത്യത്തെ ശ്രേഷ്ഠമായി പറയും. സത്യം ഏതാണെന്താ സത്യം? അപ്പോഴാണ് പിന്നെ പറയുന്നത് സത്യത്തെക്കുറിച്ച് നിനക്ക് ബോധം വേണം, ബോധത്തിന് ഇത് വേണം, ആ സത്യം ഇന്നതാണ്, ഭൂമാവാണ്. അതാണ് ഇവിടെ പറഞ്ഞത് ഇത് കൗശലമല്ല, സത്യത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അപ്പൊ സത്യം ഒരു കാര്യമുണ്ട്, എന്താണ്? ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായി അവന് സത്യം മാത്രമേ ഉപയോഗിക്കൂ. സത്യത്തെക്കുറിച്ചുള്ള വാക്ക്, സത്യത്തെക്കുറിച്ചുള്ള ബോധം, അത് മാത്രമേ അവന് ഉപകരിക്കൂ, ആധ്യാത്മികമായി ഉപകരിക്കൂ. ഭൗതികമായി നമുക്ക് പലപ്പോഴും അസത്യം ഉപകരിക്കാറുണ്ട്. അതുകൊണ്ടാണ് വ്യവഹാരത്തിൽ ഭൗതികമായ കാര്യങ്ങളിൽ വേണ്ടി നമ്മൾ പലപ്പോഴും എല്ലാവരും അസത്യത്തെ ആശ്രയിക്കാറുണ്ട്. ഓരോ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയാറുണ്ട്. സാധാരണ എല്ലാവരും, ഞാനും പറയാറുണ്ട്, ആശ്രമത്തിൽ ആര് വന്നാലും ഞാൻ അവിടെ പറഞ്ഞിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞൊക്കെ കള്ളമാണ്. അവിടെ ആരെയും ചോദിച്ചാലും ശരി, ഇന്നാരിവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഞാൻ തന്നെ പഠിപ്പിക്കുന്നതാണ് കള്ളം. അപ്പോ എന്താണ് കാര്യസാധ്യത്തിന് വേണ്ടി വ്യവഹാരത്തിൽ കള്ളം പറയും. പക്ഷെ ആധ്യാത്മികമായി അത് ശരിയല്ല. അതാണ് നാരദം പറയുന്നത് സത്യേന അധിപതി, സത്യത്തെ ശ്രേഷ്ഠമായി കണക്കാക്കുക, സത്യം പറയുക. സത്യമേ പറയാവൂ. ആധ്യാത്മികമായ ഉപദേശം എന്ന് പറയുമ്പം ആ സത്യം മാത്രമേ പറയാവൂ. എന്തുകൊണ്ട്? സത്യമാണ് ഭൂമാവ്. അപ്പം സത്യമായ ഭൂമാവിനെ പറയണം എന്നവിടെ അത് ഈ സന്ദർഭത്തിൽ പറയുന്നതാണ്. അപ്പോൾ അത് പ്രാണൻ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സത്യത്തെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യം എന്താ? അത് ഭൂമാവാണ്. അപ്പോൾ സത്യം ഇന്നതാണെന്ന് മനസ്സിലാക്കി ഒരാളിന് പിന്നെ എങ്ങനെ ആൾക്കാരെ അസത്യം ഉപദേശിക്കാൻ കഴിയുന്നു? അസത്യമാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ആർക്കും ഉപദേശിക്കാൻ പറ്റത്തില്ല, സത്യമേ പറയാൻ പറ്റും. അത് ഇവിടെ സനൽകുമാരനും പറയുന്നുണ്ട്, നാരദനും പറയുന്നുണ്ട്. ആ സത്യത്തിൽ നിഷ്ഠയില്ലാത്തവന് അവന് ആത്മീയതയില്ല. ഭൂമാവാകുന്ന സത്യത്തിൽ നിഷ്ഠമില്ലാത്തവന്റെ ജീവിതം എന്ന് പറയുന്നത്, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മവഞ്ചനയാണ്. അവൻ തന്നെ വഞ്ചിക്കുന്നു, അന്യനെയും വഞ്ചിക്കുന്നു. ആത്മീയത അവിടെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ സത്യനിഷ്ഠർ എന്ന് പറയുന്നത്, സത്യത്തിൽ നിഷ്ഠയുള്ളവരാണ്. ഇവിടെ അത് ഗുരു ശിഷ്യനും രണ്ടുപേരും പറയുന്നുണ്ട്. ആ ഭൂമാവാണ് സത്യം, ഇതാണ്. അപ്പോൾ അവിടെ വീണ്ടും പ്രാണനെ പറയുന്നു വെച്ചാൽ അത് ശരിയല്ല, സംഗതം അശ്ലിഷ്ടമെന്ന് പറയും, അതാണ്. നഹി നാമേവ നാമന ഭൂയിരി നാമന ഊർധ്വോപദിഷ്ടം പറയും. ആദ്യം നാമത്തെ തുടങ്ങി, നാമത്തെക്കാൽ മഹത്വമുള്ള എന്തെങ്കിലും ഉണ്ടോ, മഹത്തരമായിട്ടുണ്ടോ എന്ന് ചോദിക്കും, നാമത്തെ അല്ല പറയുന്നത്, വാക്കിനെ ഉപദേശിക്കുന്നു. അതുപോലെ പ്രാണന് ഉപരി ഉപദേശിക്കുന്നത് പ്രാണനേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രാണൻ ശരിയാണ് അവിടെ ഉണർന്നിരിക്കുന്നു സുഷുപ്തിയിൽ, അതല്ല എന്താണ്, ആരോപിതമാണ്, അസത്യമാണ്. സുഷുപ്തിയിലെ സത്യം എന്താണെന്ന് പറയുന്നുണ്ട്, അത് ഭൂമാവാണ്, സുഖസ്വരൂപനായ. ബാക്കി അവിടെ ഉണർന്നിരിക്കുന്നതോ ഉറങ്ങിക്കിടക്കുന്നതോ എല്ലാം ആരോപിതമായ അസത്യമാണ്. അതിനെ ആണ് സത്യമെന്ന് ഉപദേശിക്കും. ഇവിടെ ഉപദേശിക്കുന്ന ആള് സത്യത്തെ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നു, കേൾക്കുന്ന ആള് സത്യത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അതാണ് ആധ്യാത്മികത എന്ന് പറയും. അതൊരിക്കലും ആത്മവഞ്ചനയോ പരവഞ്ചനയോ അല്ല. പിന്നെ മനുഷ്യരുടെ ആധ്യാത്മിക ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കാം, അതില്ലാന്ന് പറയുന്നില്ല. അങ്ങനെ സംഭവിച്ചാലും അത് പരമാർത്ഥമല്ലാന്ന് ഒരാൾ തിരിച്ചറിയും. സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചു പോയി എന്നേ പറയാൻ പറ്റും, പിന്നെ അതിന് സമാധാനമൊന്നുമില്ല. പക്ഷെ അതല്ല പരമാർത്ഥം. പരമാർത്ഥം എന്താണ്? അതാണ് ഇവിടെ അവസാനം പറയുന്നത്, സത്യത്തെ അവസാനം പറയുന്നു. അതാണ് നഹി നാമനൈവ നാമനോ ഭൂയിരി നാമനോ ഊർധ്വം ഉപദിഷ്ടം. അസത്യം പറഞ്ഞിട്ട് പിന്നെ അതിനും വലിയ അസത്യത്തെ പറയുകയല്ല ചെയ്യുന്നു. കിംതർഹി നാമനോ അന്യത് അർത്ഥാന്തരുപദിഷ്ടം വാക്യം. നാമത്തെക്കാൾ ശ്രേഷ്ഠം എന്തെങ്കിലും ഉണ്ടോ ഉപാസിക്കാൻ പറഞ്ഞു. അർത്ഥാന്തരം മറ്റൊരു വസ്തുവിനെയാണ് ഉപദേശിച്ചത്, അർത്ഥാന്തരമാണ് ഉപദേശിക്കുന്നത്. വാക്കിനെ ഉപാസിക്കാൻ പറഞ്ഞു. വാക് വാവ നാമനോ ഭൂയസി, നീ വാക്കിനെ ഉപാസിക്കും, അത് കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അപേക്ഷികമായി സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അതിലും വലിയ സത്യത്തിലേക്ക്, അങ്ങനെ പരമാർത്ഥ സത്യത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. അല്ലാതെ അസത്യത്തിനൂടെ യാതൊരു സ്ഥാനവുമില്ല. തഥാ വാഗാദിഭ്യോ അപി ആ പുറാണാത് അർത്ഥാന്തരമേവ തത്ര തത്ര ഊർധ്വം ഉപദിഷ്ടം. അതുകൊണ്ടിവിടെ സത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്, അത് ആപേക്ഷിക സത്യമാണ്. പക്ഷേ സത്യത്തിൽ വന്ന് ഒരുവൻ അസത്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആധ്യാത്മികമായി ജീവിതത്തിൽ ഒരിക്കലും അവന് നഷ്ടബോധം വിടത്തില്ല എന്നും, അവന് എത്ര ആധ്യാത്മികം പ്രസംഗിച്ചാലും പറഞ്ഞാലും ശരി, അവൻ്റെ ഉള്ളിൽ എന്നും ഒരു നഷ്ടബോധം ഉണ്ടായിരിക്കും, എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, അത് തിരുത്താൻ കഴിയത്തില്ല. ആത്യന്തികമായ സത്യത്തെ ആശ്രയിക്കാതിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും അസത്യത്തെ ആശ്രയിച്ചിട്ടുണ്ടോ അത് അവനിൽ നഷ്ടമായി തന്നെ ഇരിക്കും, അവന് ഒരു നഷ്ടബോധത്തെ ഉണ്ടായിക്കൊണ്ടിരുന്നു, അതല്ല ആധ്യാത്മികത എന്ന് പറയും. അതിൽ നിന്നവന് മുക്തി പ്രയാസമാണ്, നഷ്ടബോധത്തിൽ നിന്നുള്ള മുക്തിയൊക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ അത് സത്യത്തെ തന്നെ അവിടെ സമാശ്രയിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്, എന്താണ് മുന്നോട്ട് മുന്നോട്ട്. തഥാ വാഗാദിഭ്യോ ആപി ആ പ്രാണാദ് അർത്ഥാന്തരമേവ തത്ര തത്ര ഉദ്ധോപദിഷ്ടം. അവിടെ ഓരോ വിഷയങ്ങളും മാറി മാറി മാറി ഉപദേശിച്ചു. സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകും, മനസ്സിലാവും ആ അത് അസത്യമായിരുന്നു. പക്ഷെ അത് അടുത്തൊരു സത്യത്തിലെത്തുമ്പോൾ വീണ്ടും അവൻ അസത്യത്തെയാണ് പിടിക്കുന്നതെങ്കിൽ അവൻ നഷ്ടബോധം വരും. ഊർധ്വം ഉപദിഷ്ടം തദ്വത് പ്രാണാദൂർധം ഉപദിശ്യമാനോ ഭൂമാ അങ്ങനെ ഉപദേശിച്ചു. ഉപദേശിച്ചു പ്രാണനുപരി, ആ പ്രാണനാണ് ഇവിടത്തെ സമ്പ്രസാദൻ. ഈ സൂത്രത്തിൽ ഉപദിശ്യമാന ഭൂമ, അതിനുശേഷം ഉപദേശിക്കുന്ന ആ ഭൂമാവ് ബ്രഹ്മം പ്രാണാത് അർത്ഥാന്തരഭൂതോ ഭവിതം, അത് പ്രാണനിൽ നിന്ന് ഭിന്നമായ ഒന്നാണ്, അത് പരമാർത്ഥത്തിലുള്ള സമ്പ്രസാദനാണ്. പറയാനുള്ള ജീവാത്മാവിനെയും പറയാത്മാവെന്ന്, പരമാത്മാവിനെയും പറയാത്മാവ്. അപ്പോൾ ജീവാത്മാവിന് ഉപരി ഉപദേശിക്കുമ്പോൾ ആത്മശബ്ദത്തിൻ്റെ അർത്ഥം മാറും. ശബ്ദം ഒന്നു തന്നെ ആത്മാ, പക്ഷെ അവിടെ എന്താ ഈ പരമാത്മാ എന്ന് പറയുന്ന പോലെ. ഇവിടെ പ്രാണന് ഉപരി ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, അത് ഭൂമാവായി. നനു നനു ഇഹ നാസ്തി പ്രശ്നം അസ്തി ബഹവ പ്രാണാത് ഭൂയ ഇതി നാഭി പ്രതിവചനമസ്തി പ്രാണാത് ബഹവ ഭൂയോ അസ്തി ഇതി കഥം പ്രാണാത് അതിഭൂമ ഉപദേശിച്ചത്. ഇവിടെ ചോദ്യമല്ല ഉത്തരവുമല്ല. ഇവിടെ നാരദൻ ചോദിക്കുന്നില്ല എന്താണോ ബഹവ പ്രാണാത് ഭൂയ ഇതി, അല്ലയോ ഭഗവാനെ പ്രാണനേക്കാൾ വലുതായി എന്തെങ്കിലും ഉണ്ടോ എന്നി സമാധാനമായ എന്റെ ഉത്തരമായി സനത് കുമാരൻ പറയുന്നുല്ല എന്താണ് പ്രാണാത് ബാബ ഭൂയോ അസി പ്രാണനേക്കാൾ വലുതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും ഇല്ലാതിരിക്കെ പ്രാണനേക്കാൾ വലുതായ ഭൂമാവിന് ഉപദേശിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നൊരു ചോദ്യമാണ് ഇടയ്ക്ക് കയറി ചോദിക്കുന്നത്. നനിഹന്നാസ്തി പ്രശ്നം അസ്തി ബഹവ പ്രാണാത് ഭൂയി നാഭി പ്രതിവചനം എന്ന് വെച്ചാൽ മറുപടി അസ്തി പ്രാണാത് ഭൂയോ അസ്തി ഇത് കഥം പ്രാണാത് അതിഭൂമ ഉപദേശിച്ചത് എത്തിച്ചത്. അങ്ങനെ ചോദ്യോത്തരങ്ങൾ ഇല്ലാതിരിക്കെ പ്രാണന് ഉപരിയായി ഭൂമാവിനെ പ്രാണഭിന്നനായ ഭൂമാവിന് ഉപദേശിച്ചു എന്നങ്ങനെ പറയാൻ പറ്റും. പറയുന്നു പ്രാണവിഷയമേവ ച അതിവാദിത്വം ഉത്തരത്ര അനുകർഷ്യമാണ് പശ്യാമഹ ഈഷത്വാദി വദതി സ സത്യേനാദി വദതി. അത് മാത്രമല്ല അവിടെ അതിവാദത്തെക്കുറിച്ച് പറയുന്നു. അടുത്ത് എന്താണ് അതിവാദം? ശ്രേഷ്ഠമായി പറയും, പ്രാണനെ ശ്രേഷ്ഠമായി പറയുന്നതാണ് സത്യ എന്നും അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്രാണനാണല്ലോ ശ്രേഷ്ഠം എന്നാണ്. പ്രാണവിഷയമേ വെച്ച അതിവാദിത്വം ഉത്തരത്ര അനുകൃഷ്യമാണ് പശ്യാമ, തുടർന്ന് അതിനെ അനുകർഷിക്കുന്നു എന്ന് വെച്ചാൽ അതിനുകൂടെ അങ്ങോട്ട് സത്യവചനത്തെ അങ്ങോട്ടുകൂടി പറയുന്നുണ്ട്. എന്താണ് ഏഷ തുവ അധിപതി? അവിടെ ഏഷ തുവ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രാണനെ പറയുന്നു എന്നാണ്. സത്യേന അധിപതി, സത്യമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നിടത്ത് ഇവിടെ പ്രാണനെന്ന് പറയുന്നില്ല. പൂർവശി പറയുന്നത് ഏഷത്തുവ എന്ന് പറയുന്നുണ്ട്, പ്രാണനെയാണ് അവിടെ പറയുന്നത്, പ്രാണനാണ് സത്യം എന്ന് പറയുന്നു എന്ന്. ഇത് തസ്മാത് നാസ്തി പ്രാണാദൂർദ്ധം ഉപദേശിച്ചു. അതുകൊണ്ട് എന്താണ് പ്രാണനുപരിയായി ഉപദേശമില്ല എന്ന് പറയുമ്പോൾ പറയുന്നു അത് ശരിയല്ല. അത്ര വെച്ചതേ എന്നാവത് പ്രാണവിഷയസീവ അതിവാദിത്വസ്യ ഏതനുകർഷണമിതി ശക്യം ഭക്തം ഏഷത്തു വാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നു നിങ്ങൾ പറഞ്ഞല്ലോ അത് ശരിയല്ല. എന്നാവത് പ്രാണവിഷയസീവ പ്രാണന് സംബന്ധിച്ചല്ല അതിവാദിത്വസ്യ ഏതത് അനുകർഷണം, ഇതിനെ അനുകർഷണമെന്ന് പറയും. ഒന്നിനെ പറഞ്ഞതിന് ശേഷം പിന്നെ അതിനെ സൂചിപ്പിച്ച് പറയുന്നതിനാണ് അനുകർഷണമെന്ന് പറയുന്നത്. മുമ്പ് പ്രാണൻ ആണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഏഷത്തുവ അതിപദ്ധതി എന്ന് പറയുമ്പം ശ്രേഷ്ഠതയെ കുറിച്ച് പറയുമ്പോൾ ആ മുമ്പ് പറഞ്ഞ പ്രാണനെയാണ് പറയുന്നത് എന്ന് പറയുന്നതാണ് അനുകർഷണം. ഇത് സൂത്രങ്ങളുടെ ഒരു രീതിയാണ്, അനുകർഷണം അപകർഷണം ഇതെല്ലാം സൂത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വരും. പറയുന്നു അത് ശരിയല്ല. വിശേഷവാദ, കാരണം ഇവിടെ വിശേഷിച്ച് പറയുന്നുണ്ട്, മുമ്പ് പറഞ്ഞതുപോലെ അല്ല. എന്താണ് മുമ്പും അതിവാദത്തെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ വിശേഷിച്ച് പറയുന്നു ഏഷത്തുപാധിപതി സത്യേനാധിപതി യസത്യേനാധിപതി എന്ന് പറയുന്നു. സത്യം കൊണ്ട് ശ്രേഷ്ഠത്വത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സത്യമാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ സത്യമുള്ളവനെ കുറിച്ചാണ് അതിവാദി എന്ന് പറയുന്നത്, ശ്രേഷ്ഠമെന്ന് പറയുന്നത്. അപ്പൊ സത്യം എന്താണ്? ഭൂമാവാണ്, പ്രാണനല്ല. എന്ന് പറയുന്നത് സത്യനാധിപതീതി എന്നാണ്. അതാണ് വിശേഷവാദം, വിശേഷിച്ച് പറയുന്നത്. കാരണം ഇവിടെ മുതൽ ആണ് സത്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ കാര്യങ്ങളെല്ലാം മാറി. അപ്പൊ സത്യമുള്ളവനാണ് പറയുന്നത്, സത്യം. അതാണ് ഞാൻ മുമ്പ് സത്യത്തെക്കുറിച്ച് പറഞ്ഞത്. സത്യത്തെ ശ്രേഷ്ഠമെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സത്യം എന്താണ്? തത്വമാണ്. അദ്വൈതത്തിൽ വിശേഷിച്ചും തത്വമല്ലാത്തതാണ്, അസത്യമാണ്. അതുകൊണ്ടല്ലേ പറയുന്ന അദ്വൈതത്തിൽ ബ്രഹ്മസത്യം എന്ന് പറയുന്നു, ജഗത് മിഥ്യ എന്ന് പറയുന്നു. അപ്പോ മിഥ്യയ്ക്ക് നേരെ വിരോധിയായിട്ടുള്ളതാണ് സത്യം. അപ്പൊ സത്യത്തെ കുറിച്ച് പറയുന്നു, സത്യമുള്ളവൻ പറയുന്നു എന്ന് പറയുമ്പോൾ അത് സത്യത്തിൻ്റെ ജ്ഞാനമുള്ളവൻ പറയുന്നതാണ്. സത്യജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമാർത്ഥജ്ഞാനം, പരമാർത്ഥജ്ഞാനം എന്ന് പറയുന്നതാണ് അധ്യാത്മജ്ഞാനം. വേറൊന്നും അധ്യാത്മജ്ഞാനമല്ല, പരമാർത്ഥജ്ഞാനം മാത്രമേ ഉള്ളൂ. ബാക്കി പറയുന്നതൊക്കെ എത്ര മണിക്കൂറുകൾ പ്രസംഗിച്ചു കഴിഞ്ഞാലും ശരി, അതെല്ലാം എന്താണ്? സത്യത്തിൻ്റെ പൂർവപക്ഷമാണെന്ന് വെച്ചാൽ മിഥ്യ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ നമ്മൾക്ക് എന്താ പറ്റുന്നത്? സത്യത്തിന്റെ പൂർവമായ മിഥ്യയെ നമ്മൾ സത്യമാണ് തെറ്റിദ്ധരിച്ച് പറയുന്നു. പുരുഷം പറയുന്നതിൽ ഒരു ദോഷമില്ല. എന്തുകൊണ്ടാണത്? മിഥ്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഇതുവരെ പറഞ്ഞത് പൂർവപക്ഷമാണ്, അത് മിഥ്യയാണ്. ഇനി സത്യേന ആധിപത്യത എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തെ പറയുന്നു, അത് വേറെയാണ്. ആരോപിതമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഈ സത്യം മിഥ്യാവിവേകം അത് വേണ്ടതെന്നാണ് ബ്രഹ്മസൂത്രത്തെ അധ്യാസ ഭാഷ്യത്തിൽ തന്നെ പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഉണ്ടാകുന്നില്ല. നമ്മളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? സത്യ അനർത്ഥങ്ങളുടെ മിഥിനീകരണം സംഭവിച്ചിരിക്കുന്നു. പലപ്പോഴും അസത്യത്തെ സത്യമെന്ന് ഗ്രഹിക്കുകയും പറയുകയും ഉപദേശിക്കുകയും എല്ലാം ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുന്നു? അതിൻ്റെ വിവേകം അതാണ് പറയുന്നതിന്. വിവേചിച്ചറിയണം. പ്രാണാദി ഉപദേശങ്ങളെല്ലാം അത് അല്ല സത്യം, അത് ആരോപിതമാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ശ്രുതിയുടെ ഉപദേശം കൊണ്ട് നിഷ്പ്രയോജനമായ ഉപദേശമൊന്നുമില്ല, അതിന് പ്രയോജനമുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ശ്രേയസ്കരമായിരിക്കുന്നത്. ഇവിടെ എന്താണ്? മുമുക്ഷു ആഗ്രഹിക്കുന്നത് അതല്ല, അസത്യത്തിന്റെ ഉപദേശങ്ങളല്ല. മുമുക്ഷുവിന് വേണ്ട എന്താണെന്ന്? കാരണം അതെല്ലാം ഉണ്ട്, നാരദന്റെ കയ്യിൽ ആവശ്യം പോലെയാണ്. സർവശാസ്ത്രങ്ങളും ഉണ്ടെന്നല്ലേ പറയുന്നു. പക്ഷെ അതുപോലെ നാരദനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതാണ് അവസാനം പറയുന്നത്, ഞാൻ സത്യത്തെ ആശ്രയിച്ച് പറയുന്നു. സത്യേന അധിപതി, സത്യത്തെ ശ്രേഷ്ഠമായി കണ്ടു പറയുന്നു. ഏതിനെ? ഭൂമാവിനെ സത്യമെന്നറിയുമ്പോൾ. മറ്റുള്ളതൊന്നും നാരദനെ തൃപ്തിപ്പെടുത്താത്തതുകൊണ്ടാണ്. അപ്പൊ സത്യവചനമാണ് ആത്മീയ വചനം എന്ന് പറയുന്നത്. പക്ഷെ അത് സത്യവചനമാണെന്നുള്ളത് അംഗീകരിക്കാൻ പൂർവക്ഷിക്ക് കുറച്ച് പ്രയാസമുണ്ട്. പൂർവക്ഷി എന്ന് പറഞ്ഞാൽ അസത്യം പറഞ്ഞ് ശീലിച്ചവനാണ്. അവനോട് സത്യത്തെ അംഗീകരിക്കാൻ പറഞ്ഞ് അങ്ങനെ അംഗീകരിക്കും. അതുകൊണ്ട് വീണ്ടും അത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഭാഗ്യമുണ്ടെങ്കിലും എന്തോരും ആ ചോദ്യങ്ങൾ കൊണ്ട് അവൻ്റെ തന്നെ ബുദ്ധി തെളിയും. ഓ, ഇതെല്ലാം അസത്യമാണല്ലോ എന്ന് തെളിഞ്ഞ് അതിനെ തിരസ്കരിക്കും. അപ്പോൾ അവിടെ സനത് കുമാരൻ പറയുന്ന പോലെ സത്യത്തിൽ അവന് നിഷ്ഠയുണ്ടാവും. ആ സത്യനിഷ്ഠ എന്ന് പറയുന്നത് തത്വത്തിലുള്ള നിഷ്ഠയാണ്. അതെങ്ങനെ? പരമാർത്ഥ ബോധം കൊണ്ട്. അതെല്ലാം അവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനങ്ങോട്ട് പെട്ടെന്ന് അംഗീകരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് പൂർവക്ഷി വീണ്ടും അവിടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് സത്യം എന്ന് പറയുന്നത് സത്യത്തെ അല്ല പറയുന്നത്, പ്രാണനെ പറയുകയാണ് എന്നാണ്. അപ്പം അതിന് വീണ്ടും സിദ്ധാന്തി സമാധാനം പറയും.